13-ാം അധ്യായം 2-ാം ശ്ലോകം ഭാഷ്യം. ഭാഷ്യത്തിന്റെ അവസാന ഭാഗമാണ് 2-ാം ശ്ലോകത്തിന്റെ. നനു അയമേവ ദോഷ യദ്ദോഷവത് ക്ഷേത്ര വിജ്ഞാതൃത്വം ഇത് ചെയ്യുന്ന വിജ്ഞാനസ്വരൂപസ്യ അവിക്രിയസ്യ വിജ്ഞാതൃത്വോപചാര. ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ്? അവിദ്യ, ദുഃഖം ഇതെല്ലാം ക്ഷേത്രത്തിനാണ്, ക്ഷേത്രജ്ഞനല്ല. സാധാരണ ജീവൻ അനുഭവപ്പെടുന്നു, തൻ്റെതായി അനുഭവപ്പെടുന്നു. ഞാൻ സുഖിയാണ് എന്നനുഭവപ്പെടുമ്പോൾ സുഖം തൻ്റെതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഞാൻ രാമനാണ് കൃഷ്ണനാണ് എന്നെല്ലാം പറയുമ്പോൾ ശരീരം തൻ്റെതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പേരും മറ്റു ശരീരത്തിനാണ്. ഇത്ര അനുഭവങ്ങൾ, ഇത് അബാധിതമായ അനുഭവമാണ്. സർവ ജീവന്മാർക്കും അനുഭവപ്പെടുന്ന അനുഭവങ്ങളാണ്. ഞാൻ ഇതിനോടെല്ലാം ചേർന്ന് ഉള്ള ഞാനെന്നുള്ള അനുഭവം. അപ്പോൾ ശരീരത്തിനോടും ശരീരധർമ്മങ്ങളോടും ചേർന്നുള്ള ഈ അനുഭവം, അതുപോലെ തന്നെ അവിദ്യ, ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം, ഈ അനുഭവങ്ങളെല്ലാം അതിനൊരു ബാധയും എന്ന് വെച്ചാൽ ഒരു മാറ്റവും കൂടാതെ സർവർക്കും അനുഭവപ്പെടുന്നു, സർവ്വജീവന്മാർക്കും അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താണോ നമ്മുടെ വാസ്തവത്തിലുള്ള അനുഭവം, അതിന് വിരുദ്ധമായ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇതുവരെ ചർച്ച ചെയ്തത് എന്താണോ, ആത്മാവ് പിന്നെ ഈ ധർമ്മങ്ങളൊന്നുമില്ല, ഇതെല്ലാം ക്ഷേത്രധർമ്മങ്ങളാണ്. അവിദ്യ ഉൾപ്പെടെയുള്ളതെല്ലാം ക്ഷേത്രധർമ്മം എന്നാണ് ഇവിടെ പറഞ്ഞത്. ആത്മാവോ ഇവിടെ അദ്വൈത മതമനുസരിച്ച് ആത്മാവ് ഇത്തരത്തിലുള്ള ഒരു വികാരമില്ലാത്തതാണ്, വികാരരഹിതമാണ് ആത്മാവ്. ആത്മാവിൽ ഒരു വികാരമില്ല എന്ന് സമർത്ഥിക്കുകയാണ് ഇവിടെ അദ്വൈത മതമനുസരിച്ച്. ഇവിടെയുള്ള ഒരു ദോഷം പറയുന്നു, എന്നാലും അയമേവ ദോഷ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ആത്മാവിന് ഒരു വികാരമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്താണ് യദ്ദോഷവത് ക്ഷേത്ര വിജ്ഞാതൃത്വം? ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ദോഷവത്തായ ക്ഷേത്രത്തെ അറിയുന്നവൻ അത് ആരാണ്? അവിജ്ഞാതാവ്, അവിജ്ഞാതാവായിരിക്കുന്നതാണ് ആത്മാവ്. അപ്പോൾ താൻ ആത്മാവ്, ആത്മാവെന്ന് പറയുന്നവരെ തന്നെ തന്നെ ആരാണോ ഈ ക്ഷേത്രത്തെ അറിയുന്നത്, ക്ഷേത്രത്തിന്റെ വികാരങ്ങളെ അറിയുന്നത്, അവനിൽ വികാരമില്ല എന്നങ്ങനെ പറയാൻ പറ്റും? സാധാരണഗതിയിൽ ആരും ചിന്തിച്ചു പോകുന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ഇതിനെല്ലാം അറിയുക എന്ന് പറയുന്ന ഒരു വികാരം തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സദാ, അതാണ് ക്ഷേത്ര വിജ്ഞാതൃത്വം. എല്ലാത്തിനെയും താൻ അറിയുന്നുവെങ്കിൽ തന്നെ അറിയുക എന്ന് പറയുന്ന ഒരു വികാരം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ തന്നെ എങ്ങനെ ഇവിടെ അദ്വൈതി പറയുന്നത് പോലെ നിർവികാരിയാണ്, നിർഗുണനാണെന്നെല്ലാം പറയാൻ പറ്റും? എന്തുകൊണ്ട് ഇതിനെ നിർവികാരി നിർഗുണനെന്നെല്ലാം പറഞ്ഞ് സമർത്ഥിക്കുന്നത്? കാരണം വികാരിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന് നാശം വരും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കാരണം നമ്മൾ പുറമെ കാണുന്നുണ്ട് ഭൗതികമായി ഏതെല്ലാം വസ്തുക്കൾ വികാരമുള്ളതായി കാണുന്നുണ്ടോ അതെല്ലാം നശിക്കുന്നുണ്ട്. അതുപോലെ ആത്മാവിനും വികാരമുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ അതും നശിക്കും. അപ്പോൾ ആത്മാവ് നശിക്കുന്നു, ശരി ആത്മാവ് നശിച്ചോട്ടെ എന്ന് കരുതിയാലോ? ആത്മാവ് നശിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഗുരു, ശാസ്ത്രം, മോക്ഷം ഇതിനൊന്നും ഒരു പ്രസക്തിയില്ലാതെ വരും. അനിത്യമായ ആത്മാവിൻ്റെ മോക്ഷം അങ്ങനെ ഒന്നില്ലാതെ വരും. ആത്മ ചിന്തനത്തിന് അർത്ഥമില്ലാതെ വരും. അതുകൊണ്ട് ആ രീതിയിൽ ചിന്തിച്ചു പോകാൻ പറ്റത്തില്ല. അത് ഒരാളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകത്തില്ല, വിപരീത ദിശയിലേക്ക് പോകാനുള്ള ചിന്താഗതി. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ചിന്തയെ നേർവഴിക്ക് കൊണ്ടുപോവുക, അതാണ് അതൊരു മുഖ്യമായ കാര്യമാണ്. ചിന്ത വിപരീത ദിശയിലേക്ക് തിരിഞ്ഞു പോയിക്കഴിഞ്ഞാൽ പിന്നെ അത് പല പല ശൂന്യത തുടങ്ങിയ വാദങ്ങളിൽ ചെന്നെത്തിച്ചേരും, അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും അന്തിമമായ ഒരു വിശകലനത്തിൽ, ബാക്കിയെല്ലാം ഒരാൾ അംഗീകരിച്ചാലും അന്തിമമായൊരു വിശകലനത്തിൽ അയാൾക്ക് ഇത് പറയേണ്ടി വരുന്ന എന്താണ്? ഈ ആത്മാവ് അറിയുക എന്നുള്ള ഒരു വികാരം അതിൽ സംഭവിക്കുന്നുണ്ട്. അറിയുന്നവനാണ് അത്, ആത്മാവ് അറിയുന്നെങ്കിൽ പിന്നെ ആരാ ഇത് അറിയുന്നത്? അറിയുന്നുണ്ടെങ്കിൽ അറിയുക എന്ന് പറയുന്ന ഒരു ക്രിയ, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഈ ചോദ്യത്തിന്റെ താല്പര്യം. ഇത് ചെയ്യുന്നു, അതിന് സമാനം പറയുന്നു, അതൊന്നും ശരിയല്ല. വിജ്ഞാന സ്വരൂപ ശീവ അവിക്രിയസ്യ വിജ്ഞാതൃത്വോപചാര അദ്വൈതത്തില്, അദ്വൈത സിദ്ധാന്തത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ തലനാരറ വീഴുന്ന വാദങ്ങളും തർക്കങ്ങളും എല്ലാം പറയുന്നുണ്ട്. എന്താണ് വിജ്ഞാന സ്വരൂപ ശീവ അവിക്രിയസ്യ വിജ്ഞാതൃത്വോപചാര? നമ്മളിത് കുറച്ച് ഭാഗങ്ങളെല്ലാം ബ്രഹ്മസൂത്രത്തിന്റെ ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. ആത്മാവ് എന്താണോ, ആത്മാവ് അറിയുന്നു എന്ന് പറയുന്നത് വാസ്തവം തന്നെ. പക്ഷേ ആത്മാവ് അറിയുന്നുണ്ടെങ്കിലും ആത്മാവ് വാസ്തവത്തിൽ എന്താണ്? വിജ്ഞാന സ്വരൂപസ്യ. ആത്മാവ് വാസ്തവത്തിൽ അറിവാണ്, വിജ്ഞാനമാണ് ആത്മാവ്. അത് വിജ്ഞാനമായിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്? അവിക്രിയമാണ്, അതിൽ വികാരങ്ങളില്ല. അറിയുക എന്ന് പറയുന്നൊരു വികാരം ആത്മാവിൽ പരമാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. പിന്നെ പറയുന്നതോ നമ്മുടെ അനുഭവം വിജ്ഞാതൃത്വോപചാര. അത് ആ അറിയുക എന്ന് പറയുന്ന ഒന്ന് നമ്മളവിടെ ഗൌണമായ അർത്ഥത്തിൽ എന്ന് വെച്ചാൽ മുഖ്യമല്ലാത്ത രീതിയിൽ നമ്മളത് പറയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷെ അനുഭവം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് പരമാർത്ഥത്തിൽ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ എപ്പോഴും അനുഭവം എന്ന് വെച്ചാൽ പ്രത്യക്ഷമായ അനുഭവം, അത് കഴിഞ്ഞ് വരുന്ന ഊഹം, അനുമാനം, അങ്ങനെ പലതരത്തിലുള്ള അറിവിൻ്റെ ഉപായങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. പ്രമാണചിന്ത എന്ന് പറയും ശാസ്ത്രങ്ങൾ. നമ്മളെങ്ങനെ അറിയുന്നു? തന്നെ കുറിച്ചായാലും ശരി, ബാഹ്യമായ വിഷയങ്ങളെ കുറിച്ചായാലും അറിയുന്നതിനുള്ള ഉപായങ്ങൾ എന്താണ്? അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ചർച്ച ചെയ്യുന്നതാണ് പ്രമാണശാസ്ത്രം. അവിടെ പ്രത്യക്ഷമായ അനുഭവം, പിന്നെ അനുമാനം, ഇങ്ങനെ പലതരത്തിൽ പോകുന്നുണ്ട്. ഉപമാനം ഇങ്ങനെ പലതരത്തിൽ പോകുന്നുണ്ട്. ഇവിടെ അദ്വൈതത്തിൽ പറയുന്ന എന്താണ് അതിൻ്റെ പരമമായ സിദ്ധാന്തം? കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പം വൈരുദ്ധ്യമുള്ളതുപോലെ തോന്നും. നമ്മൾ സാധാരണഗതിയിൽ മുഖ്യമായി അവലംബിക്കുന്ന പ്രത്യക്ഷത്തെയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് എന്താണോ, നമ്മുടെ പ്രത്യക്ഷ അനുഭവം അനുഭവത്തെ മുൻനിർത്തിയാണ് എല്ലാ കാര്യങ്ങളെയും നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ, ധർമ്മമാണോ അധർമ്മമാണോ, എല്ലാം പ്രത്യക്ഷത്തെ മുൻനിർത്തിയാണ്. ഒരു പടികൂടി മുന്നോട്ട് പോയാലും നമ്മൾ പ്രത്യക്ഷത്തെ മുൻനിർത്തിയാണ് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ്? ഇത് യഥാർത്ഥമാണോ യഥാർത്ഥമാണോ, ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ആത്യന്തികമായി നമ്മൾ ആശ്രയിക്കുന്നത് പ്രത്യക്ഷത്തെയാണ്. പക്ഷെ ഇവിടെ എന്താണ് അദ്വൈതത്തിൽ പറയുന്നത്? നമ്മുടെ ആ പ്രത്യക്ഷം പോലും യഥാർത്ഥമാണ്. പ്രത്യക്ഷത്തെ ആശ്രയിച്ച് നമ്മൾ സത്യാസത്യത്തെ നിർണയിക്കുമ്പോൾ നമ്മുടെ ആ പ്രത്യക്ഷ അനുഭവം പോലും യഥാർത്ഥമാണെന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട്? പ്രത്യക്ഷം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവം ഒരു ക്രിയയാണ്, ഒരു വ്യാപാരമാണ്. അതുകൊണ്ടാണ് അതിന് യഥാർത്ഥം എന്ന് പറയുന്നത്. അറിവ് എന്ന് പറയുന്നത് ആന്തരികമായി നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്. ഒരു ക്രിയയും ഒരു വ്യാപാരവും ഒരു പ്രവൃത്തിയും അത് സത്യമല്ല. ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്ന എന്താണ് അറിവ് എന്ന് പറയുന്നത്? ഒരു ഊർജ വ്യാപാരം എന്നാണ് അറിവെന്ന് പറയുന്നത്. അറിയുന്നു എന്ന് പറയുന്നത് ശരിക്കും ഒരു ഊർജ വ്യാപാരമാണ്, ഊർജത്തിന്റെ പ്രവർത്തനമാണ് എന്നാണ്. അപ്പോൾ അത് ഏത് തരത്തിലുള്ള പ്രവർത്തനമായാലും ശരി, എന്താണ് അത്? പ്രവർത്തനമാണോ വ്യാപാരമാണോ ക്രിയയാണോ? അത് അസത്യമാണ് എന്നാണ്. ക്രിയയ്ക്കൊരിക്കലും ക്രിയ ഒരിക്കലും സത്യം എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ക്രിയ അസത്യം എന്ന് പറയുന്നത്? കാരണം ക്രിയ എന്ന് പറയുന്നത് അത് പരിണാമമാണ്, മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റത്തെയാണ് നമ്മൾ ക്രിയ എന്ന് വിളിക്കുന്നത്. ക്രിയയിൽ ഒരിക്കലും നിശ്ചലതയില്ല, എപ്പോഴും അതിന് മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെ അല്ല സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറയുന്നത് എന്താണോ ഇവിടെ പറയുന്നത്, അവക്കറിയും മാറ്റം സംഭവിക്കാതിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അറിയുക എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു? അറിയുന്ന തലത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ചോദിക്കുക, അറിവ് എന്ന് പറയുന്നത്, അറിയുക എന്ന് പറയുന്നത് എവിടെയാണ് സംഭവിക്കുന്നത്? പറയുന്നു ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്നിലാണ് സംഭവിക്കുന്നത്? ആത്മാവിനാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആത്മാവിൽ സംഭവിക്കുന്ന ഒരു കാര്യം അനിത്യമാണെങ്കിൽ ആത്മാവിനെങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും? കാരണം ആ വികാരം അല്ലെങ്കിൽ ആ ക്രിയ സംഭവിക്കുന്ന ആത്മാവിനാണ്. ഒരു വസ്തുവിൽ പാലിൽ വികാരം സംഭവിക്കുന്നു, അപ്പോൾ അത് തൈരായി മാറുന്നു, പാൽ നശിച്ചു പോകുന്നു. അതിൽ ആത്മാവിലാണ് അറിയുക എന്ന് പറയുന്ന വികാരം സംഭവിക്കുന്നതെങ്കിൽ ആത്മാവും അനിത്യം എന്ന് പറയേണ്ടി വരും. പിന്നെ സത്യമായ ആത്മാവ് ഏതാണ് എന്ന് ചോദിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വിജ്ഞാതൃത്വ ഉപചാര? വാസ്തവത്തിൽ ആത്മാവിൽ അറിയുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനം, ഒരു വ്യാപാരം സംഭവിക്കുന്നേയില്ല. നമ്മൾ സാധാരണ ഇത് സത്യമെന്ന് നിർണയിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ, അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും, ഒരു സ്ഥലത്തിൽ ചെല്ലുമ്പോൾ പറയും, എന്താണ് എല്ലാ അനുഭവങ്ങളും പ്രത്യക്ഷമാണെന്ന് പറയും. ആത്യന്തികമായ അനുഭവങ്ങളെല്ലാം പ്രത്യക്ഷമാണെന്ന് പറയും. അത് വേറൊരു വിഷയമാണ്. സാധാരണഗതിയിൽ നമ്മൾ പ്രത്യക്ഷമെന്ന് വിളിക്കുന്നു ഈ അനുഭവം. ആത്മാവിൽ ഈ അനുഭവത്തെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ സത്യവും അസത്യവും തിരിച്ചറിയുന്നത്. ഈ അനുഭവം എന്ന് പറയുന്നത് ഒരു ബുദ്ധി വ്യാപാരമാണ്, പ്രവർത്തനമാണ്. ഇത് നടക്കുന്നത് തന്നിലാണ്, ആത്മാവെന്ന് പറയുമ്പോൾ തന്നിൽ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനുഭവം, തന്നിൽ നടക്കുന്ന ഈ വ്യാപാരം, ക്രിയ, അത് ക്രിയയായതുകൊണ്ട് അസത്യമാണെങ്കിൽ താനും അസത്യമായി പോകും. ഒന്നിൽ സംഭവിക്കുന്ന ഒരു വികാരം അതിനെ അസത്യമാക്കും, അതിനെ നശിപ്പിക്കും, ഇല്ലാതാക്കും. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉപചാര പറയുന്നത്. എന്നിൽ നടക്കുന്നു എന്നുള്ള അനുഭവം, ആ അനുഭവത്തെ ആശ്രയിച്ച് നമ്മൾ പറയുന്ന ശബ്ദപ്രയോഗം, പറച്ചൽ, ഇതെല്ലാം എന്താണോ, ഇത് മുഖ്യമായ തലത്തിലല്ല, ഒരു ഗൗണമായ തലത്തിലാണ് നടക്കുന്നത്. അപ്രധാനമായ രീതിയിൽ നമ്മളതിനെ പറയുകയാണ്, അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താണ്, അത് അപ്രധാനം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് കല്പിതമാണ്, ആരോപമാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മുടെ പ്രത്യക്ഷാനുഭവം, സത്യാസത്യങ്ങൾ നിർണയിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ അനുഭവങ്ങൾ പോലും, എല്ലാ അനുഭവങ്ങളും, ഇവിടെ പറയുന്നത് രജ്ജുവിൽ കാണുന്ന സർപ്പത്തെക്കുറിച്ചോ അങ്ങനെയൊന്നുമല്ല പറയുന്നത്, നമ്മുടെ സർവ്വ അനുഭവങ്ങളും, അനുഭവമെന്നോ അനുഭൂതി എന്നോ എന്തോ പറയാം, ഇതെല്ലാം എന്താണോ, ഇതൊന്നും മുഖ്യമല്ല, ഇതെല്ലാം ഗുണമാണോ. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, അനുഭവാതീതം എന്ന് പറയുന്നു. അനുഭവത്തെ ആശ്രയിച്ചിട്ട് നമുക്ക് അനുഭവാതീതമായ ഒന്നിനെ നമുക്ക് സത്യമൊന്നോ അസത്യമൊന്നോ ഒന്നും നിർണ്ണയിക്കാൻ പറ്റത്തില്ല. ഇത് തൈത്തിരിയ ഉപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും. സത്യം, ജ്ഞാനം, അനന്തം എന്നെല്ലാം പറയുന്ന ഭാഗത്ത് നമ്മൾ സത്യം അസത്യം എന്നെല്ലാം പറയുന്നത് പോലും എന്താണോ ആ ശബ്ദപ്രയോഗവും അതിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകളും എല്ലാം തന്നെ എന്താണ്, അത് ആപേക്ഷികമാണ്. ആത്മാവിന്റെ വാസ്തവസ്ഥിതിയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയല്ല നമ്മൾ സത്യം എന്നെല്ലാം പറയുന്നത്, സത്യം, ജ്ഞാനം, അനന്തം എന്നൊക്കെ പറയുന്നത്. മറിച്ച് എന്തുകൊണ്ട്? ആത്മാവിന്റെ വാസ്തവസ്ഥിതിയെ ബോധിപ്പിക്കുന്നതിന് ഈ ശബ്ദത്തിനൊന്നും ശക്തിയില്ല, നമ്മുടെ ചിന്തയ്ക്കും അതിന് ശക്തിയില്ല. നമ്മൾ ചിന്തിച്ച് ചിന്തിച്ചാണ് പറയുന്നത് എന്താണ്, അത് നിത്യമാണ്, അനിത്യമാണ്. നമ്മൾ യുക്തികളും തർക്കങ്ങളും എല്ലാം ഉപയോഗിച്ച് പക്ഷെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശബ്ദത്തിനും ഒന്നും അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയില്ല. എന്നാലും നമ്മളെന്ത് ചെയ്യുന്നു, ആപേക്ഷികമായ തരത്തിൽ ഉള്ള ഒരു സത്യതയെ ആത്മാവിൽ ഉപചരിക്കുകയാണ്, ഗൗണമായി പറയുകയാണ്. സത്യം തുടങ്ങിയ ശബ്ദങ്ങൾക്ക് അത്രയേ ഉള്ളൂ അർത്ഥം. അതൊന്നും ആത്മാവിന്റെ വാസ്തവസ്ഥിതിയെ ബോധിപ്പിക്കുന്നില്ലെന്ന്. അതുകൊണ്ടാണ് ഇത്തരം ശബ്ദങ്ങളെല്ലാം ലക്ഷ്യാർത്ഥത്തിലൂടെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ എന്താണ്, അത് ഒന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിലൂടെ. അത് എങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു, നമ്മുടെ അനുഭവത്തിൽ പെട്ടിരിക്കുന്ന അസത്യം സത്യം ഇതിനെല്ലാം അപ്പുറമാണ് അത് അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ഒരുപാട് സത്യമുണ്ട്, അല്ലെങ്കിൽ സത്യത്തെക്കുറിച്ച് നമ്മൾ കൽപ്പന ചെയ്യുന്ന എന്താണോ, ത്രികാല ബാധിതം, മൂന്ന് കാലത്തിനും ബാധിക്കാതിരിക്കുന്നത്, ഇതെല്ലാം സത്യത്തെക്കുറിച്ച് നമ്മൾ കൽപ്പന ചെയ്യുന്നുണ്ട്. ഈ കൽപ്പനകൾക്കെല്ലാം അപ്പുറമാണ് ആത്മാവ്. അതിനെ ഏത് ശബ്ദം കൊണ്ടാണ് നമ്മൾ ബോധിക്കേണ്ടത്? ഒരു ശബ്ദത്തിനും അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള ശക്തിയില്ല. ശബ്ദത്തിന് ഒരു വസ്തുവിനെ ബോധിപ്പിക്കണമെങ്കിൽ ആ ശബ്ദത്തിന് ആ വസ്തുവുമായിട്ടൊരു ബന്ധം വേണം, അതിനാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദശക്തിക്ക് ആത്മാവിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മളീ പ്രയോഗിക്കുന്ന എല്ലാ ശബ്ദങ്ങളും എന്താണോ അത് ഉപചാരമായി പറയുകയാണ്. അതുകൊണ്ട് എന്താണിത്, അവിക്രിയമാണ്. അപ്പോൾ ചില ചോദിക്കും, അതിബുദ്ധിയുള്ളവർ ചോദിക്കുന്നതാണ്, അപ്പോൾ അവിക്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആത്മാവിനെ ബോധിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അതുകൊണ്ട് അതിൻ്റെ വാച്യാർത്ഥത്തെ ബോധിപ്പിക്കാനല്ല പറയുന്നത്. നേതി നേതി എന്ന് പറയുന്ന പോലെ എന്താണ്, അതിലൂടെ ലക്ഷ്യമാക്കുന്ന ഒരു തത്വമാണ് ആത്മാവിന്റെ വാസ്തവ സ്വരൂപം എന്ന് ആത്മാവിനെ ധരിക്കണം. അപ്പോൾ നമ്മുടെ ഈ അനുഭവങ്ങളോ, ഞാൻ അറിയുന്നു എന്നും മറ്റുള്ള അനുഭവങ്ങൾ, ഇതിൻ്റെ ഒരു വിശദീകരണം ആവശ്യമാണ്. ഞാൻ അറിയുന്നു എന്ന് പറയുന്നു, ഈ അറിയുന്നു എന്ന് പറയുന്നതിൻ്റെ ഈ അനുഭവം ഇതൊരു വികാരമാണ്, ഒരു പരിണാമമാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇതിനെല്ലാം അറിയുന്നേരോ അതിനെ അറിവെന്നും പറയുന്നു. ഒരേ സമയം തന്നെ അറിവ് ഈ വികാരത്തിന് അപ്പുറമാണെന്നും അറിവ് ഇതിനെ അറിയുന്നു എന്നും പറയുന്നു. അങ്ങനെ ഒരു വൈരുദ്ധ്യം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് തോന്നും. ഇതിൻ്റെ ഒരു വൈരുദ്ധ്യമില്ലേ? എന്താണ് ഞാൻ അറിയുന്നു എന്ന് പറയുന്നു, അറിയുന്ന ആരാണ് ഞാൻ, ഞാൻ ആരാണ്, ആത്മാവാണ്. അപ്പോൾ ആരാണ് ഇതിനെ അറിയുന്നത്? അറിവാണ്, ആത്മാവ് അറിവാണ്. അപ്പോൾ അറിവ് അറിയുന്നു എന്നും പറയുന്നു. ആ സമയം അറിവിൽ വികാരങ്ങളൊന്നും ഇല്ല എന്നും പറയുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യം. അപ്പോൾ അതിന് സമാധാനം പറയുന്നത് എന്താണ്, പറയുന്നത് ഈ അറിയുന്നു എന്ന് പറയുന്ന ഈ പ്രവർത്തനം വാസ്തവത്തിൽ അറിവിൻ്റെ അല്ല. പിന്നെ എവിടെയാണ് ഇത് ഈ പ്രവർത്തനം നടക്കുന്നത്? ഇത് മനസ്സിൻ്റെ പ്രവർത്തനമാണ്. മനസ്സെന്ന് പറയുമ്പോൾ അത് തികച്ചും ഭൗതികമായൊരു പ്രവർത്തനമാണ്, അതിസൂക്ഷ്മമായ ഭൗതിക പ്രവർത്തനമാണത്. അത് ആത്മാവിൻ്റെ ധർമ്മമല്ല. ഇതാണ് അദ്വൈതി പറയുന്നത്. അതിസൂക്ഷ്മമായ ഈ നമ്മൾ ഭൗതികമായി ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭൂതങ്ങളെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായ ഭാവം, ആ ഏറ്റവും സൂക്ഷ്മമായ ഭാവം അതിനാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. ആ അന്ധക്കരണത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പറയുന്നത് അറിയുന്നു എന്ന് പറയുന്നതാണ്. അത് തികച്ചും ഭൗതികമാണ്. ചോദിക്കും, അങ്ങനെയുള്ള ഭൂതങ്ങൾ, സൂക്ഷ്മ ഭൂതങ്ങളെന്ന് പറയുന്നത് കേവലം ജഡമായ വസ്തുക്കളാണ്. ആ ജഡമായ വസ്തുക്കളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഈ ചൈതന്യം ചേതനത വരുന്നത്, അതിനെങ്ങനെ നമുക്ക് അറിവെന്ന് പറയാൻ പറ്റും? കാരണം നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഒന്ന് ചിത്ത്, ഒന്ന് ജഡം. അപ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തനമാണിത് അറിയുക എന്ന് പറയുന്നതെങ്കിൽ അവിടെ പിന്നെ ചിത്തിനെന്താ സ്ഥാനം, ബോധത്തിനെന്താ സ്ഥാനം എന്ന് ചോദിക്കും. അതിനെന്താണ് പറയുന്നത്? അന്ന് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കലും ഈ ജഡത്തിന് ചിത്തിനെ വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. അത് അഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യും. ജഡവും ചൈതന്യവും എന്ന് നമ്മൾ രണ്ടായി മനസ്സിലാക്കും. ആത്മാനാത്മവിവേകം, ചിജ്ജട ചിന്തനം, ഇതൊക്കെ എന്താണ് എന്നെ മനസ്സിലാക്കുന്നതിനുള്ള പ്രക്രിയകളാണ്. അങ്ങനെ നമ്മൾ രണ്ടായി വേർതിരിക്കുന്നുവെങ്കിലും അത് വേർതിരിക്കുന്ന എന്തുകൊണ്ട്? നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഉള്ളതുകൊണ്ട്. നമ്മൾ ജഡവസ്തുക്കളെ കാണുന്നു, അതായത് ചൈതന്യമുള്ള വസ്തുക്കളെ കാണുന്നു, ചൈതന്യമില്ലാത്ത വസ്തുക്കളെ കാണുന്നു. അപ്പോൾ നമ്മൾക്ക് വസ്തുക്കളെ രണ്ടായി തിരിക്കേണ്ടി വരുന്നു. അങ്ങനെ ആണെങ്കിലും എന്താണ്, ഒരിക്കലും ഈ ജഡത്തിന് ചൈതന്യത്തെ വിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ചൈതന്യത്തെ വിട്ടിട്ട് ജഡത്തിനൊരു നിലനിൽപ്പില്ല. അപ്പോൾ അതിസൂക്ഷ്മമായ ഭൂതങ്ങൾ, സൂക്ഷ്മഭൂതങ്ങൾ ഈ ചൈതന്യത്തോട് കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ അത് വേറെ തരത്തിൽ പറയും, എന്താണ്, ചിത് ഛായയോടുകൂടി നിൽക്കുന്നു. അത് വേദാന്തത്തിൻ്റെ ഭാഷ, ചിത് ഛായയോടുകൂടി നിൽക്കുന്നു എന്ന് വെച്ചാൽ അത് ചൈതന്യത്തിന് വിടാൻ വയ്യാത്ത രീതിയിൽ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഉള്ള അതിൻ്റെ പ്രവർത്തനം, അങ്ങനെ അല്ലാതെ ഒരിക്കലും നമുക്ക് ചൈതന്യമില്ലാത്ത ജഡം, അങ്ങനെ ജഡത്തെ വേർതിരിക്കാൻ പറ്റത്തില്ല. സ്ഥൂലമായ രീതിയിൽ നമുക്ക് ചൈതന്യം ജഡമൊന്നും വേർതിരിക്കാം, അത് ശരിയാണ്. പക്ഷെ എവിടെ വേർതിരിക്കുന്നോ, അത് സ്ഥൂലമായാലും ശരി സൂക്ഷ്മമായാലും ശരി, ആ ജഡം ചൈതന്യത്തെ വിട്ടു നിൽക്കത്തില്ല. ഇതാണ് അദ്വൈതത്തിലെ ഒരു മുഖ്യമായ സിദ്ധാന്തം. അതുകൊണ്ടാണ് അതിനെ കൽപ്പിതം, ആരോപിതം എന്നൊക്കെ പറയുന്നത്. വേറൊരു ഭാഷയിൽ പറയും, എന്താണ്, ആരോപിതമായ വസ്തുവിന് അധിഷ്ഠാന സത്തയിൽ നിന്നും സ്വതന്ത്രമായ സത്തയില്ല. അതാണ് അദ്വൈതത്തിൽ പറയുന്ന ഭാഷ. സ്വതന്ത്രമായൊരു സത്ത ഇല്ല. പ്രമാതാവിന്റെ സത്തയിൽ നിന്ന് വേറിട്ട് പ്രമേയത്തിന് സത്തയില്ല. ഇങ്ങനെയെല്ലാം പറയും എന്ന് പറയും. പ്രമാതൃ സത്ത അതിരിക്ത സത്താകത്വ ശൂന്യത്വം എന്നൊക്കെ അദ്വൈതിയുടെ ഭാഷയിൽ പറയും. അപ്പോൾ ആ പറയുന്നതിൻ്റെ താല്പര്യം എന്താണോ, ഒരിക്കലും ഈ ജഡത്തിന് ചൈതന്യത്തെ വിട്ടിട്ടൊരു നിലനിൽപ്പില്ല. എന്നാൽ ജഡത്തിന് ചൈതന്യത്തെ ആശ്രയിച്ചുള്ള ആ നിലനിൽപ്പ് അത് പരമാർത്ഥമല്ല. ചൈതന്യത്തെ ആശ്രയിച്ച് ജഡം നിലനിൽക്കുന്നു, പക്ഷെ ജഡത്തിൻ്റെ ആ നിലനിൽപ്പ് പരമാർത്ഥമല്ല. അതേസമയം ജഡത്തിനൊരിക്കലും ചൈതന്യത്തെ വിട്ടിട്ടൊരു നിലനിൽപ്പില്ല. ഇതാണ് അങ്ങനെ ഒരു ജഡം എന്ന് പറയുന്നത് ഒരു വിഷമതയിലാണ്. എന്താണ്, ഒന്ന് അതിന് ചൈതന്യത്തിന് വിട്ടിട്ട് അതിന് നിലനിൽപ്പില്ല, മറ്റൊന്നെന്താണ്, ചൈതന്യത്തെ ആശ്രയിച്ച് നിൽക്കുന്ന അതിൻ്റെ ആ നിലനിൽപ്പ് അത് പരമാർത്ഥമല്ല. ഇതാണ് മിഥ്യയുടെ പരിഭാഷ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ജഡം, അതിസൂക്ഷ്മമായ ജഡത്തിൽ അത് ചിച്ഛായയോടുകൂടി, അല്ലെങ്കിൽ ചൈതന്യവത്തായുള്ള അതിൻ്റെ പ്രവർത്തനം, ചൈതന്യവത്തായ ആ പ്രവർത്തനത്തെയാണെന്ന് പറയുന്ന അറിവെന്ന് പറയുന്നത്. അപ്പോൾ അറിവെന്ന് പറയുന്ന എന്താണ് വാസ്തവത്തിൽ? അറിവെന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പറയും, എന്താണ്, ജഡത്തിൽ നിന്ന് വേറിട്ട ഒന്ന്, സ്വതന്ത്രമായ ഒന്ന്, അങ്ങനെ പറയുന്നു. പക്ഷെ അങ്ങനെയല്ല, അറിവെന്ന് പറയുന്നത് എന്താണ്, അത് എപ്പോഴും ജഡത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, ജഡത്തിൽ നിന്ന് സ്വതന്ത്രമായ ഒന്നല്ല. അതാണ് അറിവിൽ നമുക്ക് പരിണാമങ്ങളും മാറ്റങ്ങളെല്ലാം അനുഭവപ്പെടുന്നു. എങ്ങനെ? ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നില്ല എന്നെല്ലാം പറയുന്നു. ഞാൻ അറിയുന്നു അറിയുന്നില്ല എന്നെല്ലാം പറയുന്നത് എന്താണ്? ജഡത്തിൻ്റെ പരിണാമങ്ങൾ, ജഡത്തിൻ്റെ മാറ്റങ്ങളാണ്. പക്ഷെ കേവലമായ ജഡത്തിൻ്റെ അല്ല, ആ ചിച്ഛായയോടുകൂടി അറിവിൽ നിന്ന് വേർതിരിക്കാൻ വയ്യാതെയുള്ള, അതാണ് അധ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നിർവചിക്കാൻ കഴിയാത്തൊരു ബന്ധമാണ് വാസ്തവത്തിൽ. എങ്ങനെ ഇത് രണ്ടും തമ്മിൽ ചേർന്നിരിക്കുന്നു, ഈ ജഡവും ചിത്തും തമ്മിൽ എങ്ങനെ ചേർന്നിരിക്കുന്നു, അത് നിർവചിക്കാൻ വയ്യ. കാരണം അനേക ബന്ധങ്ങളുണ്ട് രണ്ട് വസ്തുക്കൾക്ക് പരസ്പരം, അനേക തരത്തിലുള്ള ബന്ധങ്ങൾ വരാം, എണ്ണമില്ലാത്ത ബന്ധങ്ങൾ വരാം. അങ്ങനെ ഭൗതികമായ ഏത് വസ്തുവിനെയും നമുക്ക് രണ്ട് വസ്തുക്കളെ അത്തരം ബന്ധങ്ങൾ കൊണ്ട് കൂട്ടിച്ചേർക്കാം. അത് താർക്കികന്മാരും മറ്റും പറയുന്ന പോലെ സംയോഗം, സമവായം, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ. പക്ഷേ അറിവും ഈ ജഡവും തമ്മിലുള്ള ബന്ധം അത് നിർവചിക്കാൻ വയ്യ. അത് നിർവചിക്കാൻ അദ്വൈതിക്കും കഴിയുന്നില്ല. അതുകൊണ്ട് അവരെന്താണ് പറയുന്നത്? അനിർവചനീയം എന്നാണ് പറയുന്നത്. ചിത്തും ജഡവും തമ്മിലുള്ള ബന്ധം എന്താണ് അവർ പറയുന്നത്? അനിർവചനീയമാണ്. അപ്പോൾ ഇവിടെയൊക്കെ അദ്വൈതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗങ്ങളാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ജഡത്തിൽ എന്താണ് വ്യാപാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്, സൂക്ഷ്മമായ ജഡത്തിൽ. അതാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത്. അപ്പോൾ സൂക്ഷ്മമായ ഭൂതവ്യാപാരമാണ്, അല്ലെങ്കിൽ ഭൗതിക വ്യാപാരമാണ് അറിവെന്ന് പറയുന്നത്. അതിനെ ആ അതിലെ ആ ക്രിയാ അംശം അത് അറിവിലുള്ളതല്ല, മറിച്ച് എന്ത് ചെയ്യുന്നു, അതിനെ അറിവിലേക്ക് ആരോപിക്കുകയാണ്. അതിനോട് പറഞ്ഞിരിക്കുന്നത് വിജ്ഞാതൃത്വ ഉപചാര, വിജ്ഞാതൃത്വത്തെ അവിടെ ഉപചരിക്കുകയാണ്. ആരോപിക്കുന്നോ അല്ലെങ്കിൽ ഗൗണമായി പറയുന്നോ അതൊന്നും മുഖ്യമായി എടുക്കരുത് എന്നർത്ഥം. അതുകൊണ്ട് വാസ്തവത്തിൽ എന്താണോ അറിവ് സദാ ശുദ്ധമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇത്തരം ഭൂതസംബന്ധം കൊണ്ട് അതിന് വരുന്ന ഈ വ്യാപാരങ്ങൾ, ഈ പ്രവർത്തനങ്ങൾക്ക് അറിവിനെ അശുദ്ധമാക്കാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ അറിവിൻ്റെ നിത്യതയെ അതിനെ ഭഞ്ജിക്കാൻ കഴിയത്തില്ല. അറിവിൽ ഏതെങ്കിലും തരത്തിലുള്ള വികാരങ്ങളെ, ക്രിയകളെ ഉണ്ടാക്കാൻ ഇതിനൊന്നും സാധ്യമല്ല. എന്തുകൊണ്ട്? ഈ ഭൂതങ്ങൾക്ക് അല്ലെങ്കിൽ ഭൗതികത്തിന് ഈ അറിവുമായിട്ടുള്ള ആ ബന്ധം അതെന്താണ്? അത് അനിർവചനീയമാണ്, അത് നിർവചിക്കാൻ കഴിയാത്തതാണ്. ശാസ്ത്രത്തിനോ ബുദ്ധിക്കോ ഒന്നും നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണ്. ആ ഒരു ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് ഇനി പദാർത്ഥങ്ങളെക്കുറിച്ച്, ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറയും എന്താണ് അവ്യക്തം എന്ന് പറയും. അപ്പോൾ ഈ ശാസ്ത്രങ്ങളിലെല്ലാം ഒരു ഭാഗത്ത് ഇടുമ്പോൾ എന്ന് പറയും അവ്യക്തം എന്ന് പറയും. അവ്യക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിഞ്ഞുകൂടാ എന്നുള്ള അർത്ഥത്തിലല്ല, അനുവചനീയം എന്നാണ്. അതുകൊണ്ട് തന്നെ ആ അവ്യക്തത്തിന് ഭാഷ്യകാരം പല ഭാഗത്തും അർത്ഥം പറയും എന്താണ്? അത് മായ എന്ന് പറയും. മായ എന്ന് പറയുമ്പോൾ അവിടെ ഇന്ദ്രജാലം എന്നുള്ള അർത്ഥത്തിലല്ല, മായയ്ക്ക് ദൃഷ്ടാന്തമായിട്ടാണ് ഇന്ദ്രജാലത്തെ പറയുന്നത്. മായ അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. മായയ്ക്ക് ഇന്ദ്രജാലം എന്ന് പറയുന്നത് മായയ്ക്ക് ഉദാഹരണം പറയുന്നതാണ്, മായയല്ല, മായ ഇന്ദ്രജാലമല്ല. അതെന്താണ്? അത് അനുർവചനീയമാണ്. അതുകൊണ്ട് ഞാൻ അറിയുന്നു എന്ന് തുടങ്ങിയ വ്യാപാരങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഭവത്തിന് വിഷയമായി നടക്കുന്ന ഈ വ്യാപാരങ്ങളെല്ലാം നടക്കുന്നത് അറിവിലല്ല, മറിച്ച് ജഡത്തിലാണ്, സൂക്ഷ്മഭൂതങ്ങളിലാണ്. ആ സൂക്ഷ്മഭൂതങ്ങളുടെ സഞ്ചാരം, ഗതി, അതിനാണ് നമ്മൾ സാധാരണ അറിവെന്ന് ഗൗണമായി പറഞ്ഞു വരുന്നത്, ഉപചരിക്കുന്നു. അത് പരമാർത്ഥമല്ല. അറിവിൽ അത്തരം പ്രവർത്തനങ്ങൾ, ക്രിയകൾ, വ്യാപാരങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അറിയുന്നു എന്ന് പറയുന്നുണ്ട്. ഒരിക്കലും ആത്മാവിൻ്റെ അവിക്രിയത്വത്തിന് കോട്ടം തട്ടത്തില്ല എന്നാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ആരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ് എന്താണ്? ഇപ്പോൾ കർമ്മങ്ങളെല്ലാം നിഷേധിക്കുന്നു, നമ്മളൊരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുന്നു, സർവകർമ്മ പരിത്യാഗിയായിരിക്കുന്നു. എന്നാലിവിടെ അറിയുക എന്ന് പറയുന്ന ഒരു കർമ്മ ശേഷിക്കുമല്ലോ. അപ്പോൾ ഒരാൾക്ക് എങ്ങനെ സർവകർമ്മങ്ങളെയും പരിത്യജിക്കാൻ പറ്റുമെന്ന് ചോദിക്കും. എന്നുള്ള ഉള്ള ചില ബാലിസ്യമായ ചോദ്യങ്ങളും അവിടെ എന്താണ് അറിയുക എന്ന് പറയുന്നതും ആത്മാവിൻ്റെ ധർമ്മമല്ല, ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, അതെല്ലാം എന്താണ്? ജഡത്തിൻ്റെ പ്രവർത്തനമാണ്. അവിടെ ഇനി പറയുന്നതാണ് ചേതന എന്നതിനെ കുറിച്ച് പറയും. പക്ഷേ ആ പ്രവർത്തനം ചേതനയോടുകൂടിയിരിക്കുന്നു, അതിനെ നമ്മൾ ആത്മാവിൻ്റേതാണെന്ന് ധരിച്ചു പോവുകയാണ്, ആത്മാവിൻ്റെ പ്രവർത്തനമാണെന്ന് ധരിച്ചു പോകുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണോ വിജ്ഞാതൃത്വ ഉപചാര, അത് നിഗുണമായി പറയുകയാണ്. ആ ഈ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ട് മനസ്സിലാക്കേണ്ട ഒന്നല്ല, വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണ്. ശ്രമസാധ്യമായൊരു കാര്യമാണ് ഈ പറയുന്ന വിഷയം. യഥാ ഉഷ്ണത മാത്രേണ അഗ്നിഹി തപ്തിക്രിയ ഉപചാര പറയുന്നു. ഉഷ്ണത മാത്രേണ, ഉഷ്ണത കൊണ്ട് അഗ്നിഹി, അഗ്നിയിൽ എന്താണ് തപ്തിക്രിയ ഉപചാര, തപ്തിക്രിയ. ഇവിടെ പറയുന്ന ദൃഷ്ടാന്തം പൂർണമായും എല്ലാ വിശ്വത്തിലും ഇവിടെ പറയുന്ന ദാഷ്ടാന്തികത്വത്തിനോട് അല്ലെങ്കിൽ ആത്മാവിനോട് ചേരുന്നതല്ല, എന്നാലും അതിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്ത് പറയുകയാണ്. കാരണം ആത്മാവിന് പറയാൻ ദൃഷ്ടാന്തം വേറെ ഒന്നുമില്ല. ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആത്മാവും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതിന് പൂർണ്ണമായൊരു ദൃഷ്ടാന്തം എടുക്കാനില്ല. പക്ഷെ അതിന് ചില അംശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് എന്താണ്? അഗ്നിയിൽ തപിക്കുക എന്ന് പറയുന്ന ക്രിയയുണ്ടെന്ന് പറയുന്നു. അഗ്നി തപിക്കുന്നു എന്ന് പറയുന്നു, എന്നുവെച്ചാൽ ദഹിപ്പിക്കുന്നു. തപിക്കുക എന്ന് പറഞ്ഞാൽ അത് ചൂടാക്കുക, ദഹിക്കുക, അതൊരു ക്രിയയാണെന്ന് പറയുന്നു. പക്ഷേ ക്രിയ എന്ന് പറയുമ്പോൾ എന്താണ്? സാധാരണഗതിയിൽ ഒരു വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊരു ധർമ്മമാണ് ക്രിയ എന്ന് പറയുന്നു, ചലനം എന്ന് പറയുന്നു. ഒരു ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊന്നാണ് ചലനം എന്ന് പറയുന്നു. ക്രിയയെക്കുറിച്ച് സാധാരണ പറയുന്ന എന്താണ്? ദ്രവ്യാശ്രിതമാണ്, ഒരു വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്ന മറ്റൊന്ന്, അതിനാണ് ക്രിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ക്രിയ കൊണ്ട് ആ വസ്തുവിൽ ഒന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു വസ്തു വേറെ സ്ഥലത്തേക്ക് പോകുന്നു. എന്തുകൊണ്ട്? അതിന് അതിൽ ക്രിയ എന്ന് പറയുന്ന ഒരു ധർമ്മം അതിൽ പ്രകടമാകുമ്പോൾ, ആ ക്രിയ പ്രകടമായില്ലെങ്കിലോ ആ വസ്തു ഇരുന്നിടത്ത് തന്നെ ഇരിക്കും. അപ്പൊ ദ്രവ്യത്തെ, വസ്തുവിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ധർമ്മമാണ് ക്രിയ എന്ന് പറയുന്നത്. പക്ഷെ അഗ്നി ഒരു വസ്തുവിനെ ദഹിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? അഗ്നി എന്ന് പറയുന്ന ഒരു വസ്തുവിനെ ആശ്രയിച്ച് ദഹിപ്പിക്കുക എന്ന് പറയുന്ന മറ്റൊരു ക്രിയയിരിക്കുന്നു എന്ന് നമ്മൾ കൽപ്പിച്ചു പോകുന്നു. ഇവിടെ ഭാഷകാരൻ പറയുന്നത് അത് ശരിയല്ല. എന്തുകൊണ്ടാണ്? അഗ്നിയുടെ സ്വഭാവം തന്നെയാണ് ദഹിപ്പിക്കുക എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഒരു ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു ക്രിയ ചിലപ്പോൾ ആ ദ്രവ്യത്തിൽ ഉണ്ടാകും, ചിലപ്പോൾ ഇല്ലാതിരിക്കും. ഒരു വസ്തുവിനെ, ഒരു വസ്തു ക്രിയ കൊണ്ട് ചലിക്കുന്നു എന്നിരിക്കട്ടെ, ക്രിയ ഇല്ലെങ്കിൽ ആ വസ്തു ചലിക്കത്തില്ല. അപ്പോൾ ഒരു വസ്തുവിൽ ക്രിയ എന്ന് പറയുന്ന ധർമ്മം പ്രകടമാകും, ഇല്ലാതാകും. ഒരു വസ്തുവിനെ സംബന്ധിച്ച് അത് സംഭവിക്കാറുണ്ട്. കാരണം ആ വസ്തുവിന് ചലനമില്ലാതെ നിശ്ചലമായിരിക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്രിയ അവിടെ ഇല്ല. ചലിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഒരു ക്രിയ വന്നു എന്നാണ്. അഗ്നി ദഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അഗ്നിയിൽ അതുപോലെ ഒരു ക്രിയ സംഭവിക്കുകയാണോ അല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഒരിക്കലും അഗ്നിക്ക് ക്രിയയാണെങ്കിൽ അഗ്നിക്ക് ആ ദഹിപ്പിക്കുക എന്ന് പറയുന്ന ആ ക്രിയ വിട്ടിട്ട് അഗ്നിക്ക് ഇരിക്കാൻ കഴിയും. അത് അഗ്നിക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അഗ്നിയുടെ സ്വഭാവമാണ് ദഹിപ്പിക്കുക എന്ന് പറയുന്നത്. ദഹിപ്പിക്കാതെ അഗ്നി നിലനിൽക്കുക, അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അഗ്നി എപ്പോഴും ഒരാശ്രയത്തെ ആശ്രയിച്ചേ ഇരിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ഒരു ഇന്ധനത്തെ, അത് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? ആ ഇന്ധനത്തെ അത് ദഹിപ്പിച്ചുകൊണ്ടേയിരിക്കും. അല്ല, അഗ്നിക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല. ആ ഇന്ധനം തീർന്നു കഴിഞ്ഞാലോ പിന്നെ അഗ്നിയില്ല. അപ്പോൾ അഗ്നിയുടെ ദഹിപ്പിക്കുക എന്ന് പറയുന്നത് അഗ്നിയിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു ക്രിയയല്ല, മറിച്ച് എന്താണ്? അഗ്നിയുടെ സ്വഭാവമാണ്. അഗ്നിയുടെ സ്വഭാവമാണ്. അപ്പോൾ അതിനെ നമുക്ക് അഗ്നിയിൽ നിന്ന് വേർതിരിച്ച് എടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഇത് ഭൗതികമായൊരു ദൃഷ്ടാന്തമാണ്. ആ ഒരു രീതിയിലെ ദൃഷ്ടാന്തത്തെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് എന്താണ്? അറിവിൽ നടക്കുന്ന ഒരു ക്രിയ. അത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണോ ദഹിപ്പിക്കൽ എന്ന് പറയുന്നത് അഗ്നിയിൽ നടക്കുന്ന ഒരു ക്രിയ, ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന എന്താണ്? ആത്മാവ് അറിയുക എന്ന് പറയുന്ന ഒരു ക്രിയ വാസ്തവത്തിൽ ഇല്ല എന്നാണ്. അപ്പോൾ പിന്നെ അറിയുന്നുണ്ടല്ലോ അറിവെന്ന് പറയുന്നത്. അത് ആത്മാവിന്റെ സ്വഭാവമാണ്, അതിന്റെ സ്വരൂപമാണ്. ദഹിപ്പിക്കുക എന്ന് പറയുന്നതോ അഗ്നിയുടെ സ്വഭാവമാണ്, അല്ലാതെ അഗ്നിയിലിരിക്കുന്ന ഒരു ക്രിയ. എന്തുകൊണ്ടല്ല? അങ്ങനെയായിരുന്നുവെങ്കിൽ, അതൊരു ക്രിയ ആയിരുന്നുവെങ്കിൽ അഗ്നിക്ക് ദഹിപ്പിക്കാതെ ഇരിക്കാൻ കഴിഞ്ഞേ, ആ ക്രിയ വിട്ടിട്ടിരിക്കാൻ കഴിഞ്ഞേ. ഏതൊരു ദ്രവ്യത്തെ ആശ്രയിച്ച് ക്രിയ പ്രകടമാകുന്നുണ്ടോ അവിടെ എല്ലാം എന്തോരും ആ ക്രിയ ഇല്ലാതെ ആ ദ്രവ്യം ഇരിക്കും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അഗ്നിയെ സംബന്ധിച്ച് അങ്ങനെ അഗ്നിയിൽ ദാഹകത്വം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അഗ്നിക്ക് ആ ദാഹകത്വം വിട്ടിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ദഹിപ്പിക്കാത്ത തണുത്ത അഗ്നി, അങ്ങനെ ഒരു അഗ്നി ഇല്ല. അഗ്നി കപിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് ദാഹകത്വം എന്ന് പറയുന്ന അഗ്നിയുടെ സ്വഭാവമാണ്. അതില്ലെങ്കിൽ പിന്നെ അഗ്നിയില്ല. അതുപോലെ തന്നെ അറിവെന്ന് പറയുന്നതോ, ആ അറിവ് ഏതിൻ്റെയാണോ സ്വഭാവമായി സ്വരൂപമായിരിക്കുന്നത് അതിനാണ് ആത്മാവെന്ന് പറയുന്നത്. അറിവ് സ്വഭാവമായിരിക്കുന്നു, സ്വരൂപമായിരിക്കുന്നത് അത് ആത്മാവാണ്. പക്ഷെ അറിയുന്നു എന്നും മറ്റും പറയുന്ന ക്രിയകളോ, നമ്മൾ പറയുന്നത് വ്യാപാരമായും മറ്റും കാണുന്നതോ, അത് അറിവിൻ്റേതല്ല. ആ ക്രിയകളെല്ലാം എവിടെയാണ്? ജഡത്തിൻ്റേതാണ്, സൂക്ഷ്മമായ ജഡത്തിൻ്റേതാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. എന്താണ്? യഥാ ഉഷ്ണതാ മാത്രേണ അഗ്നിഹി തത്തി ക്രിയ ഉപചാര. അഗ്നി എന്ന് പറയുന്നത് എന്താണ്? ഉഷ്ണത മാത്രമാണ്. എന്നുവെച്ചാൽ അഗ്നിയിൽ നിന്ന് വേറിട്ട് ഉഷ്ണമെന്ന് പറയുന്ന ഒന്നില്ല, അത് മാത്രമാണ്. എന്നാലും നമ്മളെന്ത് പറയുന്നു? അതിൽ മറ്റൊരു ക്രിയയെ കൽപ്പിച്ചിട്ട് അഗ്നി ദഹിപ്പിക്കുന്നു എന്ന് പറയുന്നു. അഗ്നിയിൽ ക്രിയ ആരോപിക്കുന്നു, അഗ്നിയിൽ നിന്ന് വേറിട്ട ഒരു ക്രിയയെ അഗ്നിയിൽ കൽപ്പിക്കുന്നു. അതുപോലെ അറിവ് എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മാവിന്റെ സ്വഭാവമാണ്. അതിനെയാണ്, അതാണ് ആദ്യം പറഞ്ഞത്. എന്താണ്? വിജ്ഞാനസ്വരൂപസൈവം. വിജ്ഞാനസ്വരൂപമാണ് ആത്മാവ്. അതിൽ അറിയുന്നു എന്നും മറ്റുമുള്ള ക്രിയകൾ, അതെല്ലാം ക്രിയകളായിട്ട് നമ്മൾ കൽപ്പിക്കുന്ന എന്താണ്? അതെല്ലാം ഗുണമായി പറയുന്നതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ അറിവിനെ, അറിവിനൊരിക്കലും നമ്മൾ എല്ലാ ശ്രമങ്ങളിലൂടെയും നടത്തുന്ന എന്താണ്? ആത്മാവിനെ അറിയാൻ ശ്രമിക്കുകയാണ്. അറിവിനൊരിക്കലും തിരിഞ്ഞതിനെ അറിയാൻ കഴിയത്തില്ല. കാരണം എന്തുകൊണ്ട്? അത് അതിൻ്റെ സ്വഭാവം തന്നെ ആയിപ്പോയി അറിയുക എന്ന് പറയുന്നത്. സ്വഭാവത്തിൽ കടന്നു കയറാൻ പറ്റത്തില്ല. എന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു? അറിയുന്നു എന്നും മറ്റും പറയുന്നത് അത് ഗുണമായ ഒരു പ്രയോഗമാണ് എന്നാണ്. അതുകൊണ്ട് ഇവിടെ അതിസൂക്ഷ്മമായ എന്ത് ചെയ്യുന്നു, ഇവിടെ ഭാഷകാരെ സമർത്ഥിക്കുന്നതാണ്, തഥാചാത്ര ഭഗവത ക്രിയാകാരക ഫലാത്മത്വ അഭാവ ആത്മനിസ്വതേവ ദർശിതോ അവിദ്യ അധ്യാരോപിത ഏവ ക്രിയാകാരകാദി ആത്മന്യുപചര്യത്തെ. അതിൻ്റെ ഇവിടെ ഭഗവാൻ എന്താണ് പറയുന്നത്? ചില സന്ദർഭങ്ങളിൽ ആ അതിസൂക്ഷ്മമായ ആത്മതത്വത്തെ അതിൻ്റെ പരമാവധിയായി വെളിപ്പെടുത്താൻ ശ്രമിക്കും. അതിനെ പരമാവധി വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ക്രിയാകാരക ഫല ആത്മസ്വഭാവ, അത് ക്രിയാരൂപത്തിന് അനുഭവപ്പെടുന്നതല്ല, കാരകരൂപത്തിൽ അനുഭവപ്പെടുന്നതല്ല, ഫലരൂപത്തിൽ അനുഭവപ്പെടുന്നതല്ല എന്നെല്ലാം വെളിപ്പെടുത്തുകയാണ്. ഒരു പ്രവൃത്തിയാണ് ക്രിയ എന്ന് പറയുന്നത്. ആ പ്രവൃത്തിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കാരകങ്ങൾ. ആ പ്രവൃത്തി ക്രിയയും കാരകങ്ങളും കൂടി ചേരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്നതാണ് ഫലം. നമ്മുടെ മാനസികമായ വ്യാപാരങ്ങൾ തുടങ്ങി ബാഹ്യമായ ശാരീരികമായ വ്യാപാരങ്ങൾ, പിന്നെ അതിൻ്റെ ഫലങ്ങൾ, ഇതെല്ലാം എന്താണ്? ക്രിയാകാരക ഫലം ഇതിൽപ്പെടുന്നതാണ്. ഇതല്ല, ഇതൊന്നുമല്ല ആത്മനി, ആത്മാവിനൊന്നുമില്ല എന്ന് സ്വദൈവ ദർശിച്ചു, സംയോജനം കാണിച്ചു. പക്ഷെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇത് ബുദ്ധിക്ക് പിടികിട്ടുന്ന ഒരു കാര്യമല്ല. വീണ്ടും ബുദ്ധിയിൽ നിന്ന് വഴുതി വഴുതി പോകും. അതിന് സമാനമാണോട് പറയുന്നത് എന്താണ്? അവിദ്യ അധ്യാരോപിതൈവ ക്രിയാകാരകാദിർ ആത്മനി. ഇതെല്ലാം കൽപ്പിതമാണ് എന്നിടത്തു. അതുകൊണ്ടാണ് ഈ കൽപ്പന എന്ന് പറയുന്നതിന് ശങ്കരാചാര്യർ സ്വീകരിച്ചിരിക്കുന്നത്. അത് എല്ലാ ആചാര്യന്മാരും ഒരർത്ഥത്തിൽ വേറൊരർത്ഥത്തിൽ അല്ലെങ്കിൽ അത് ദ്വൈതിയായാലും ശരി അദ്വൈതിയായാലും ശരി ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ ഈ ശങ്കരാചാര്യരുടെ അധ്യാരോപത്തെ സ്വീകരിച്ചിട്ടുണ്ട്, ആരോപത്തെ സ്വീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗം ഈ ദാർശനികന്മാർ ഈ അധ്യാരോപത്തെ പൂർണ്ണമായും നിഷേധിച്ച ആളാണ് പ്രഭാകർ എന്ന് പറയുന്നത്, മീമാംസ. ഒരു തരത്തിലും അധ്യാരോപത്തെ അംഗീകരിക്കത്തില്ല എന്ന് വാശി പിടിച്ച ഒരാളാണ്. വളരെ കർക്കശമായ തർക്കമെല്ലാം ഉപയോഗിച്ച് ഈ ആരോപത്തെ നിഷേധിക്കാൻ ശ്രമിച്ച ഒരാളാണ് പ്രഭാകർ. പക്ഷെ പ്രഭാകരനും വന്നു വന്നു അവസാനം ഈ ആരോപത്തെ സ്വീകരിക്കേണ്ടി വന്നു എന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ തത്വചിന്തയെ പരിചയപ്പെടുന്നു മനസ്സിലാകുന്നു. അതുകൊണ്ട് എന്താണ്, ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത ഒന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ചിപ്പോൾ നമ്മൾ ചിന്തിച്ച് പുതുതായിട്ടൊന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ഭൗതികമായ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കാണും. കാരണം നമ്മളതിനെക്കുറിച്ച് വേണ്ടത്ര ചിന്തിച്ചിട്ടില്ല, നമ്മൾ കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടില്ല. പക്ഷേ ആത്മാ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം, ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു തത്വത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാവുന്നതിന്റെ പരമാവധി മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞു. അതാണ് നമ്മുടെ ആധ്യാത്മിക സാഹിത്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ ചിന്തിച്ചു പോയവരെല്ലാം എന്താണ്, ഈ അധ്യാരോപത്തെ നിഷേധിക്കാൻ വേണ്ടി ചിന്തിച്ച് ചിന്തിച്ച് വന്ന് അവസാനം അതിൽ വന്ന് പെട്ടുപോയതായിട്ടാണ് കാണുന്നത്. ഇതിനെ നിഷേധിക്കുന്നവരാണ് നമ്മുടെ ഇതിൽ താർക്കികന്മാർ. അവർ ഭ്രമത്തെയും മറ്റും അംഗീകരിക്കുന്നുണ്ടെങ്കിലും അധ്യാരോപത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാണ്, ബുദ്ധിമാന്മാരെന്ന് അഭിമാനിക്കുന്നവരല്ല, പരമാർത്ഥത്തിൽ ബുദ്ധിമാന്മാരാണ്. അവർ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് അവസാനം എവിടെ എവിടെ ഈ വന്ന അനുരോചനീയത്വത്തിലാണ് അവരും എത്തിച്ചേർന്നത്. അപ്പോ ഈ മനുഷ്യന്റെ ചിന്ത എത്ര പുരോഗമിച്ചാലും ശരി, അവൻ അവസാനം അവൻ എത്തിച്ചേരുന്നത് അനുവദിച്ച രീതിയിലായിരിക്കും എന്നാണ് അവരുടെ നിഗമനം. നമ്മളിനി എത്രയോ കാലങ്ങൾ ഇനിയും കാലങ്ങളിലൊക്കെ ഇങ്ങനെ ചിന്തിച്ചു മനുഷ്യന്റെ ബുദ്ധിയെ സംസ്കരിച്ച് സംസ്കരിച്ച് എന്ന് കഴിഞ്ഞാലും അവസാനം എത്തി നിൽക്കുന്നത് ഈ അനുവചനീയതയിലാണ്. കാരണം അനുവചനീയതയെ ഭേദിച്ച് പോകാൻ ബുദ്ധിക്ക് കഴിയത്തില്ല. കാരണം ബുദ്ധിയുടെ ഘടന തന്നെ അങ്ങനെയാണ്, അനുവചനീയമാണ് എന്നാണ്. അതുകൊണ്ടെന്താണ് ഇവിടെ പറയുന്നു, ഇതെല്ലാം അധ്യാരോപിതമാണ് എന്നാണ്. അത് നമുക്ക് മനസ്സിലാക്കുന്നതിന് കാലതാമസം വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവിടെ ചെന്ന് നിന്നുപോകും, ബുദ്ധി അതിനെ ഭേദിച്ചു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടെന്താണ് ക്രിയാകാരകാതിർ ആത്മനി ഉപജീവത്തെ കൊണ്ട് പറയുന്നത്, ക്രിയാകാരകങ്ങൾ തുടങ്ങിയ സർവ്വതും അതിന് ഏറ്റവും ബാഹ്യമായി ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ എന്നെ പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ള ബാഹ്യമായ തലത്തിലാകാം, അല്ലെങ്കിൽ അതിസൂക്ഷ്മമായിട്ട് ഞാൻ അറിയുന്നു എന്നുള്ള ആന്തരികമായ അനുഭവത്തെ എടുത്തായാലും ശരി, ഇവിടെയെല്ലാം എന്താണ് ഈ നടക്കുന്ന സർവവ്യാപാരങ്ങളും സർവപ്രവർത്തനങ്ങളും എന്താണ് ആത്മാവിൽ അനുവചനീയമായി കൽപ്പിച്ചിരിക്കുന്നതാണോ, ഇതാണ് പരമാർത്ഥം എന്നാണ്. ഇതാണ് ഇതിനെ സംബന്ധിച്ചുള്ള അദ്വൈതിയുടെ നിലപാട്. അതാണ് ശങ്കരാചാര്യർ ഇങ്ങനൊരു ഭാഷ എഴുതി, ഭാഷ എഴുതിയതിന് ശേഷം വളരെ പ്രഗത്ഭന്മാരായ ആചാര്യന്മാർ വന്ന് ഇതിനെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് പല ഭാഷകളിൽ എഴുതി, ദ്വൈതവും ഇഷ്ടാദ്വൈതവും ഭേദാഭേദം എന്ന് തുടങ്ങി പലരും എഴുതി. അതിനെക്കുറിച്ച് പലരും പഠിച്ചു. പക്ഷേ ഈ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് വന്നു. അവസാനം ഈ ശങ്കരാചാര്യരുടെ ഈ അനുവചനീയതയിൽ വരുമ്പോൾ അവിടെ എല്ലാവരും കുഴങ്ങിപ്പോവുകയാണ്. അതിനെ ഭേദിച്ച് മുമ്പോട്ട് പോകുന്നതിന് ശങ്കരാചാര്യരുടെ സിദ്ധാന്തങ്ങളിലും ആശയങ്ങളിലൊക്കെ പലതരത്തിലുള്ള ഇതൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റുമെങ്കിലും ആ അനുവചനീയത എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോഴത്തേക്കും എല്ലാവരും മുട്ടുമടക്കിപ്പോവുകയാണ്. അതുകൊണ്ടാണ് മറ്റ് പലതരത്തിൽ ശങ്കരാചാര്യരെ നിഷേധിച്ചുകൊണ്ട് തന്നെ പല ഭാഷകളും സമ്പ്രദായങ്ങളും എല്ലാം വന്നിട്ടും ശങ്കരാചാര്യരുടെ ആ പ്രാമുഖ്യത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയാതെ പോകുന്നു. കാരണം ഇതിനെ മറികടന്നു പോകുന്ന ഒരു ചിന്താഗതി ആർക്കും അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വരും. തഥാ തത്ര തത്ര യേനം യേതി ഹന്താരം പ്രകൃതേഹ ക്രിയമാണാനി ഗുണേ കർമാണി സർവശഃ നാദത്തെ കസ്യചിത് പാപം ഇത്യാദി പ്രകൃണേഷു ദർശിത. ഈ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് തന്നെ വിശദീകരിച്ച് പറയും എന്നാണ് പറയുന്നത്. ഏനം വ്യക്തി ഹന്താരം എന്ന് പറഞ്ഞിടത്തും പറഞ്ഞു എന്താണ്, അവളിയും പറയുന്ന എന്താണ്, അറിവിൽ വിജ്ഞാന സ്വരൂപനായിരിക്കുന്ന ആത്മാവിൽ ഹനനക്രിയയില്ല, പ്രകൃതിയെ ക്രിയമാണാനി ഗുണയി കർമാണി സർവസ്വ സർവപ്രവർത്തനങ്ങളും നടക്കുന്നത് പ്രകൃതിയിലാണ്, അറിവിലല്ല, വിജ്ഞാന സ്വരൂപമായ ആത്മാവിനല്ല, നാദത്തെ കസ്യചിത് പാപം പാപപുണ്യങ്ങൾ പ്രകൃതിയിലാണ് ആത്മാവിനല്ല, ഇത്യാദി പ്രകരണേഷു ദർശിത. ഈ കാര്യം ഞാനവിടെ വിശദമായി കാണിച്ചു എന്നാണ്. അതായത് ഈ പറയുന്ന ഈ വാക്യങ്ങളിലൂടെ, ഭഗവാന്റെ വാക്യങ്ങളിലൂടെ ശങ്കരാചാര്യർ ചെന്നെത്തിയ ഒരു തലം, ബൗദ്ധികമായ തലം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ബുദ്ധിയുടെ പരമാവധിയാണ്. അതിനെ കടന്നുപോകാൻ മനുഷ്യ ബുദ്ധിക്ക് സാധ്യമല്ലാത്ത തരത്തിലാണ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിന്റെയൊക്കെ അവസാനം എന്നുള്ള അർത്ഥത്തിലല്ല, വിജ്ഞാനത്തിന്റെ മേഖലയെന്നും വ്യാപിച്ചുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ അറിവുകളൊക്കെ മനുഷ്യനുണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ നിഷേധിക്കുകയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ആധ്യാത്മികമായ വിഷയം, ആത്മതത്വത്തെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യ ചെന്നെത്തിയത് മനുഷ്യന് പരമാവധി പ്രവേശിക്കാമെന്നുള്ളത് വരെയാണ്, അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. തഥൈവച വ്യാഖ്യാതം അസ്മാഭി, അതുപോലെ തന്നെ വ്യാഖ്യാനിച്ചു, ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഉത്തരേഷു ചപ്പറേഷു ദർശയിഷ്യാം, ഇനിയും വരുന്ന സന്ദർഭങ്ങളിൽ അത് ഒന്നുകൂടി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാമെന്നാണ്. ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന ശ്രദ്ധാലുവായ ശിഷ്യൻ, അല്ലെങ്കിൽ ശങ്കരാചാര്യരോട് ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞു വന്ന പൂർവപക്ഷി രണ്ടു കൂട്ടരും ആകാം. അവർ പറയാണ് ഹന്ത തർഹി ആത്മന ക്രിയാകാരക ഫലാത്മതായ സ്വതോ അഭാവേ അവിദ്യായ ച അധ്യാരോപിതത്വേ കർമാണി അവിദ്യുത്കർത്താവ്യാന്നേവ ന വിദുഷാമിതി പ്രാപ്തം. അപ്പോൾ ഇതുവരെ പറഞ്ഞത് സൂക്ഷ്മമായ തത്വചിന്തയാണ്. ഇനി ശങ്കരാചാര്യർ അത് എങ്ങനെ പ്രായോഗികമായിട്ട് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് അതിനെങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യമാണ് അടുത്ത് പറയുന്നത്. രണ്ട് തലങ്ങളുണ്ട്. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ശങ്കരാചാര്യർക്ക് ലോകത്തിനോട് പറയാനൊരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. അതൊന്ന്. മറ്റൊന്ന് ആത്മാവിന്റെ തത്വത്തെക്കുറിച്ചുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു അപഗ്രഥനവും ഒരു നിഗമനം, രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ പരമാവധി ആത്മതത്വത്തെ കുറിച്ച് ചിന്തിച്ച് വെളിപ്പെടുത്താമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി പറയുന്നു, ഇവിടെയാണ് ഇവിടെ ശേഷ്യൻ അല്ലെങ്കിൽ പൂർവക്ഷി പറയുന്നത്, ഹന്ത തർഹി ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിൽ ഇത്രയും ആശ്ചര്യകരമായൊരു കാര്യമാണ് താങ്കൾ പറയുന്നതെങ്കിൽ ആത്മനി ക്രിയാകാരക ഫലാത്മതായ സ്വതോ അഭാവി ആത്മാവിൽ ക്രിയാകാരകങ്ങളൊന്നും ഇല്ല എന്നാണെങ്കിൽ എന്നാണ്. അതായത് ഇപ്പോൾ അങ്ങനെയുണ്ട്, ഇപ്പോൾ എല്ലാവരും എല്ലാവർക്കും അവരവരുടെ ബുദ്ധിയിൽ അഭിമാനമുള്ളവരാണ്. അപ്പോൾ അത് ശിഷ്യനായാലും ശരി പൂർവപക്ഷിക്കായാലും അഭിമാനം വരും. അപ്പോൾ ഗുരു ഒരു കാര്യം പറയുന്നു, ഗുരു പറയുന്നത് കൊണ്ട് അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് തൻ്റെ ന്യൂനതയാണെന്ന് കരുതിപ്പോവും, താൻ ബുദ്ധിയില്ലാത്തവനാണെന്ന് കരുതിപ്പോവും. അങ്ങനെയൊക്കെ പരിധിയിലാണ് പലരും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് ഈ വിഷയത്തിൽ. എന്താണ് ഗുരു പറഞ്ഞത് തന്നെ ഞാനും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗുരുവിൻ്റെ അടിമയായിപ്പോവും, അല്ലെങ്കിൽ ഗുരു ചിന്തിച്ചതിനപ്പുറം ചിന്തിക്കാത്തവനായിപ്പോവും, അതെൻ്റെ ഒരു ന്യൂനതയായിപ്പോവും, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അതുകൊണ്ട് ഗുരു പറയുന്ന കാര്യം ബോധ്യപ്പെട്ടാലും ശരി അതെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയത്തില്ല. ശരി അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്ന് പറയും, ഒരു അർദ്ധവിരാമത്തിലേ പറയത്തു. ശരി അതങ്ങനെ തന്നെ എന്ന് ഉറപ്പിക്കുകയല്ല. അതാണ് ഇവിടെയും പറയുന്നത്. എന്താണ് തർഹി, എന്താ തർഹി, അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങ് പറഞ്ഞ എന്താണ് ആത്മന ക്രിയാകാരക ഫലാത്മതായ സ്വത്ത് അഭാവി. ഇയാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. എന്താണ് ഇതിലുള്ള ചർച്ചയിൽ നിന്ന് മനസ്സിലായി അദ്ദേഹം പറയുന്നതിനപ്പുറം ചിന്തിക്കാനൊന്നും എനിക്ക് അതിനുള്ള സാധനമൊന്നും എൻ്റെ ഉള്ളിലില്ല. ഈ പറയുന്നത് ഇതിനപ്പുറം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് മനസ്സിലാകണ്ടേ, മനസ്സിലായിട്ട് വേണ്ടേ പിന്നെ ഇതിൻ്റെ അപ്പുറം ചിന്തിക്കാൻ. അപ്പോൾ മനസ്സിലായിട്ടുകൂടിയില്ല, പിന്നെ എന്തോ ഒരു പുക പോലെ ഒരു എന്തോ ചില കാര്യങ്ങളൊക്കെ ധരിച്ചു, എന്തോ ഒരു ചില കാര്യങ്ങൾ ധരിച്ചു തരിക. ആ ധരിച്ചു വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നോ കാണുമ്പോണ്ടെന്ന് അംഗീകരിച്ചാൽ തന്നെയും അങ്ങനെ പറയാൻ പറ്റും. ക്രിയാകാരക ഫലാത്മതായ സ്വതോ അഭാവി, അതൊന്നും ഇല്ല എന്ന് വന്നോട്ടെ. അതിന് പറഞ്ഞ വ്യക്തികളെന്ന് ശരിക്കും ബോധ്യപ്പെട്ടെന്ന് വരത്തെ. ഒന്ന് പറയുന്നു ആദ്യം എന്താണോ, അതാണ് ഈ ശാസ്ത്രങ്ങളുടെയൊക്കെ പ്രതിപാദന ശരി. ആദ്യം ഒരു സിദ്ധാന്തം പറയും, അപ്പോൾ പിന്നെ അത് എന്നെ സമർത്ഥിക്കുന്നതിനുള്ള ന്യായങ്ങൾ യുക്തികളെല്ലാം പിന്നാലെ പറയും. അപ്പം ശരിക്കും ആദ്യം പറഞ്ഞ കാര്യം പറയണമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പിന്നീട് പറയുന്ന കാര്യങ്ങളുടെ പിറകെ അവന് സഞ്ചരിക്കണം. അപ്പോൾ അത് സാധാരണഗതിയിൽ സഞ്ചരിക്കാൻ പ്രയാസമാണ്. കാരണം ഇത് വളരെ പരിപക്വമായ ഒരു അന്ധകരണത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ് ആ സിദ്ധാന്തം. ഈ കേൾക്കുന്നവന്റെ ബുദ്ധിയാണെങ്കിലും വളരെ അപക്വമാണ്. ഈ പറയുന്ന അജ്ഞാന സംശയ വിപരീത ദോഷങ്ങളോടുകൂടിയതാണ്. അതിപ്പോൾ ആരും സ്വയം അംഗീകരിച്ചില്ലെങ്കിലും എല്ലാവൻ്റെ ബുദ്ധിയിലുള്ളതാണ് ആ ദോഷങ്ങൾ. അപ്പോൾ അത്തരം ദോഷങ്ങൾ മാറിയ ഒരു ബുദ്ധിയിൽ നിന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ ഈ ദോഷങ്ങളോടുകൂടിയിരിക്കുന്ന ഒരു ബുദ്ധിക്ക് എങ്ങനെ അനുസന്ധാനം ചെയ്യാൻ പറ്റും? പൂർണ്ണമായിട്ട് അത് അനുസന്ധാനം ചെയ്യാനോ ഗ്രഹിക്കാനോ പറ്റത്തില്ല. എന്നാലും ആദ്യം പറഞ്ഞതിനെ കുറിച്ചൊരു ഏകദേശ ജ്ഞാനം കിട്ടും. അപ്പോൾ ആത്മാവ് അവിക്രയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ പതിയും, അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞതിൻ്റെ പറഞ്ഞത് തത്വമായി യഥാർത്ഥമായി പതിഞ്ഞില്ലെങ്കിലും ഏതോ ചില ആശയങ്ങൾ വരും. അത് അതിൻ്റെ പൂർണ്ണതയിൽ ഗ്രഹിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ ഇവനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പറഞ്ഞ യുക്തികളെയൊക്കെ ഇയാൾ യഥാവത് അതിനനുസന്ധാനം ചെയ്യുന്നു. അതനുസന്ധാനം ചെയ്യണമെങ്കിലോ ഇവന്റെ ബുദ്ധി അതിനുള്ള പക്വതയുള്ളതല്ല. എന്തുകൊണ്ട്? അതിൽ അജ്ഞാന സംശയ വിപരീത ദോഷങ്ങളിരിക്കുന്നു. ഈ ദോഷങ്ങൾ ഇരിക്കുന്നിടത്തോളം കാലം എങ്ങനെ ഗുരു പറഞ്ഞ ആ തത്വത്തെ അതിൻ്റെ പൂർണ്ണതയിൽ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും? അത് കഴിയത്തില്ല. അല്ലെങ്കിൽ എന്ത് വേണം? അത് അത്രയും പരിശുദ്ധമായിരിക്കും. അത്രയും നിർമ്മലമായിരിക്കും. നിർമ്മലമാണെങ്കിൽ പിന്നെന്താണ് അവിടെ മനനത്തിന്റെ ഒന്നും ആവശ്യമില്ല, ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. തത്വമസി എന്ന് ഗുരു ഉപദേശിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അവൻ ആ തത്വത്തെ അതിന്റെ പരമാവധി തന്നെ ഗ്രഹിക്കും. അവന്റെ അന്ധകരണം നിർമ്മലമാണ്. പക്ഷേ ഇത് അന്ധകരണം അശുദ്ധമായതുകൊണ്ടാണ് എന്ത് വരുന്നത്, അവിടെ നിന്നിങ്ങനെ നൂറുകണക്കിന് വികല്പങ്ങളുണ്ടാകുന്നത്, അതായത് ചോദ്യങ്ങളുണ്ടാകുന്നത് എന്തുകൊണ്ട്, അതിനുള്ള അശുദ്ധികളാണ് ഈ ചോദ്യങ്ങളെ തൊടുത്തുപോടുന്നത്. അപ്പോൾ ആ അശുദ്ധിയിൽ നിന്നുകൊണ്ട് ഇതിനെ ഇത് പറഞ്ഞ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധ്യമേ അല്ല. എന്നാലും ഇവൻ ഇവനും എന്ത് ചെയ്യും, ഗുരു പറഞ്ഞ ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി അവന്റെ ഈ ദോഷയുക്തമായ മനസ്സുകൊണ്ട് അവനും കുറെ ബുദ്ധി കസരത്തുകൾ നടക്കും, അവനും കുറെ അഭ്യാസങ്ങൾ പയറ്റും, അവനും കുറെ കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ മനസ്സിലാകുമ്പോഴാണ് പറയുന്നത് എന്താണ്, അന്ധതറി. ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ അങ്ങനെയാണെങ്കിൽ എന്നൊരു ചെറിയൊരു ഭാഗികമായ ഒരു അംഗീകാരം കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ് ക്രിയാകാരക ഫലാത്മതായ സ്തു അഭാവി, ക്രിയാകാരക ഫലങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് വരട്ടെ. അവിദ്യയാച അധ്യാരോപിതത്വേ, അവിദ്യയ അവിദ്യ കൊണ്ടതെല്ലാം കൽപ്പിച്ചു എന്നൊക്കെ വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാലോ കർമാണി അവിദ്യുത് കർത്തവ്യാനേവ ന വിദുഷാമിതി പ്രാപ്തം. ഈ കർത്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഇതെല്ലാം ആരാണ്, ഇതൊക്കെ അജ്ഞനാണ്, വിദ്വാനല്ല. വിദ്വാനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മെ കർമാണി ലിംബന്തി, എന്ന കർമ്മങ്ങളൊന്നും ബാധിക്കുന്നില്ല, നമ്മെ കർമ്മഫലേസ്പൃഹ എന്നുള്ള അനുഭവമാണ്. അത് കർമ്മമണ്ഡലം ഇത് അജ്ഞന് വേണ്ടിയുള്ളതാണ്, ഇത് കർമ്മമണ്ഡലം അജ്ഞന് വേണ്ടിയുള്ളതാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരും തിരിച്ചു കളയരുത്, എനിക്ക് വേണ്ടിയുള്ളതല്ല, അതിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് തിരിച്ചുള്ള കർമ്മമണ്ഡലം അജ്ഞന് വേണ്ടിയാണെങ്കിൽ അത് എനിക്ക് വേണ്ടിയുള്ളതല്ല എന്നാണ്. അങ്ങനെ ധരിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, ഇത് തനിക്ക് വേണ്ടിയുള്ളതാണെന്ന് ധരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നും വിദുഷം, പിന്നെ ആർക്കില്ല ഇത്, വിദ്വാനോ ആത്മജ്ഞന് ഇതിലില്ല, ആത്മജ്ഞന് ഇതില്ല എന്നാണ്. എന്ന് ഉള്ള തന്റെ പരമമായ സിദ്ധാന്തത്തെ ഇവിടെ ആ കേട്ടുകൊണ്ടിരിക്കുന്നവനെ കൊണ്ട് തന്നെ പറയുകയാണ്, അയാളെ തന്നെ പറയുകയാണ്, അവരെന്ന് സത്യമേവം പ്രാപ്തം. അതിന് അത് സത്യം തന്നെയാണ്. ഇപ്പൊ നീ ആ സത്യത്തിലേക്ക് എത്തി. എന്നാൽ ഇതിനെ പറയുന്ന അർദ്ധസത്യം ഒന്നാണ്. എന്തുകൊണ്ടാണ്, ഒരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അർദ്ധസത്യമായി. അതുകൊണ്ടാണ് അതിന് സത്യം എന്ന് പറയുന്നത് അർദ്ധാംഗീകാരി. സത്യത്തിന് അങ്ങനെ ഒരു അർത്ഥത്തിന് സത്യം പ്രയോഗിക്കും. എന്താണ് അർദ്ധാംഗീകാരത്തിൽ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സത്യം എന്ന് പറഞ്ഞതുകൊണ്ട് സത്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. എന്തുകൊണ്ട്, സത്യത്തെ മനസ്സിലാക്കാതെയും നമ്മൾ സത്യം എന്ന് പറയാം. ആത്മാവ് അവിക്രിയമാണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യൻ പറയുന്നു, അത് അങ്ങ് പറഞ്ഞ സത്യമാണ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ പറഞ്ഞത് ഗുരു പറഞ്ഞ സത്യം തന്നെ, ശിഷ്യൻ പറഞ്ഞത് പാതി സത്യമേ ആയുള്ളൂ. എന്തുകൊണ്ടാണ് ആത്മാവ് അവിക്രിയമാണെന്ന് പറഞ്ഞത്, ശിഷ്യൻ മനസ്സിലാക്കി അവന്റെ തരത്തിൽ നിന്നും കൊണ്ടാണ്, ഗുരു ഗ്രഹിച്ച തരത്തിലല്ല അവൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് പറയുന്നത് എന്താണ്, അർദ്ധാംഗീകാരത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ശരി സത്യം ഏവം പ്രാപ്തം. എന്തായാലും നീ ഇതുവരെ എത്തിയല്ലോ, ഇത്രയും കാലം സമയവും ഞാൻ ഈ ബുദ്ധി വ്യായാമം നടത്തിയത് കൊണ്ട് ഇത്രയെങ്കിലും ശിഷ്യനെ ബോധിക്കാൻ കഴിഞ്ഞല്ലോ. പറയുന്നത് ശരി തന്നെയാണ്, നീ മനസ്സിലാക്കി ശരി തന്നെയാണ്. പലപ്പോഴും ശിഷ്യന്മാർ എന്ത് വേണ്ടാധീനം കാണിച്ചാലും പറഞ്ഞാലും ഗുരുക്കന്മാർ ചിലപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കും. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ബാക്കി പറയുന്നത് കേൾക്കണമെങ്കിൽ തൽക്കാലം ഈ പറഞ്ഞതിന് എന്താണ് അംഗീകരിച്ചാലേ പറ്റൂ. അല്ലെങ്കിൽ ഇവൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വേണ്ടാധീനമായിരിക്കുമെങ്കിലും ശരി എന്ന് പറയും. അങ്ങനെയാണെന്ന് വിചാരിക്കും. ഇവനപ്പോൾ അതിലൊരു അഭിമാനം ഉണ്ടാവുമോ, എൻ്റെ എല്ലാത്തിനെയും ഗുരു അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ചുറ്റുപാടും ഇരിക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കും, കണ്ടോ എനിക്ക് ഇത്രയും വലിയ അംഗീകാരം ഗുരുവിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അതിന്റെ രഹസ്യം ഗുരുവിന് മാത്രമേ മനസ്സിലാവൂ. എന്താണ്, ഇവനിനി നന്നാവൻ ഒരുപാട് കാലം പിടിക്കും, എന്നാലും തൽക്കാലം ഇവനെ ഇങ്ങനെയെങ്കിലും ഒന്ന് നിലനിർത്താൻ വേണ്ടി, കൂടുതൽ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് ചെറിയൊരു അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അത് അവന് മനസ്സിലാകത്തില്ല, മനസ്സിലാക്കുമ്പോൾ വൈകും. അതുപോലെ തന്നെ ഇവിടെയും ശരി, നീ പറഞ്ഞതൊക്കെ ശരി തന്നെ, ഞാൻ പറഞ്ഞതൊക്കെ നീ മനസ്സിലാക്കി എന്നുള്ള അർത്ഥത്തിലല്ല, നീ മനസ്സിലാക്കിയെടുത്തോളം ശരി തന്നെ. ഏത് ദേവീ ദേഹപ്രദാശക്യം ഇത്യത്ര ശേഷ്യം എന്ന് വെച്ച് പറയുന്ന എന്താണ്, ഇവിടെ വെച്ച് നീ ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിന്തിക്കുന്നത് ശരിയാണ്, നീ ചെയ്യുന്നത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും പിന്നെ എന്ത് ചെയ്യും, ഗുരുവിന്റെ റോളെടുക്കും. പിന്നെ അവന് പിന്നെ ശിഷ്യനായിരിക്കാൻ പിന്നെ പ്രയാസമാണ്. പിന്നെ സൗകര്യമുള്ളിടത്ത് തന്നെ അവൻ ഗുരുവാകാൻ നോക്കും. അപ്പോ അത് പാടില്ല, ഇനിയും പറയും, അത് കേൾക്കാനുണ്ടെന്നാ പറയുന്നു. ഇതൊക്കെ ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സത്യമേവം പ്രാപ്തം, ശരി നീ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന എന്താണ്, ഇനിയും നീ കേൾക്കണമെന്ന്. അവിടെ നിർത്തി കളയരുത്, ഇവിടെ വച്ച് എല്ലാം മനസ്സിലായി എന്ന് ധരിച്ചു കളയരുത്. നീ പൂർണ്ണതയിലെത്തിയെന്ന് ധരിക്കരുത്. ഏത് ദേവച ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നഹി ദേഹഭൃതാശക്യം ഇത്യത്ര ദർശയിഷ്യാമ. ഇനിയും കാത്തിരിക്കണം കുറെ സമയം കൂടി. 18-ാം അധ്യായത്തിൽ അവസാനം ഈ കാര്യത്തെ ഞാൻ ഒന്നുകൂടി വിശദമാക്കും എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. മനസ്സിലാക്കിയെന്ന് ധരിച്ചെങ്കിലും, നീ ശരിയെന്ന് ധരിച്ചെങ്കിലും ഒന്നും ശരിയായിട്ടില്ല. ഇനിയും കിടക്കുന്നു 6-ാം അധ്യായം, 5-ാം അധ്യായത്തോളം ഉണ്ട്. അവിടെ ഇതൊന്നുകൂടി വിശദമാക്കും, അതുകൂടി നീ മനസ്സിലാക്കണമെന്നാണ്. അവിടെ ചെല്ലുമ്പോൾ പറയും ഇനിയുണ്ട്, ഇനിയും വേറെയുണ്ട്, അവിടെ പോകണമെന്ന് പറയും. അത് മാത്രമല്ല, അതാണ് അടുത്ത് പറയുന്നത് എന്താണ്, അതിൽ തന്നെ അവിടെ മുമ്പോട്ട് ചെന്നിട്ട് അവിടെയും കേട്ട് നീ അവസാനിപ്പിക്കാൻ പാടില്ല. ഈ കേൾവി സർവശാസ്ത്ര അർത്ഥ ഉപസംഹാര പ്രകടനീച സമാസനൈവ കൗന്ദയ നിഷ്ഠ ജ്ഞാനസിയാപര ഇത്യത്ര വിശേഷതോ ദർശയിഷ്യാമ. പലരും ഈ സാധാരണഗതിയിൽ ഈ അദ്വൈതമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പുസ്തകങ്ങൾ വായിച്ചിട്ടാണ്. ചിലർ പ്രഭാഷണങ്ങൾ കേട്ട് മനസ്സിലാക്കും, ചിലർ അങ്ങനെ സമ്പ്രദായികമായിട്ട് അതിനെ ഗുരുക്കന്മാരെന്ന് ഗ്രഹിച്ച് മനസ്സിലാക്കും, പല രീതിയിലും മനസ്സിലാക്കും. ചിലർ ജന്മാന്തര സുഹൃതം കൊണ്ട് ഇതൊന്നുമില്ലാതെ തന്നെ മനസ്സിലാക്കും, പല രീതിയിലും ആ തത്വത്തെ ഗ്രഹിക്കാം. അപ്പോൾ പക്ഷേ സാധാരണഗതിയിൽ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അതിന് അലംഭാവം ഒരിടത്തും വരാൻ പാടില്ല. എന്നുവെച്ചാൽ ശരി, ഞാൻ വേണ്ടതൊക്കെ മനസ്സിലാക്കി, ഞാൻ വിവേക ചൂടാമണി പഠിച്ച് തത്വബോധം പഠിച്ച് ഭഗവത്ഗീത പഠിച്ചു, അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലാക്കി, ആ ഇത്രയല്ലേ ഉള്ളൂ, അവിടെ നിസ്സാരമായിട്ട് അദ്വൈതം അത് ഇത്രയല്ലേ ഉള്ളൂ, ഞാനത് മനസ്സിലാക്കിയിരിക്കുക, ഇതിനപ്പുറമൊക്കെ എന്താ ഇതിനുള്ളത്. പലരും പറയും എന്താണ്, ഓ ശങ്കരാചാര്യ ശങ്കരാചാര്യന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ ശങ്കരാചാര്യ പറഞ്ഞൊക്കെ എല്ലാം താൻ മനസ്സിലാക്കി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ ഒരിടത്തും അലംഭാവം, ആത്മചിന്തയിൽ തത്വചിന്തയിൽ ഒരിക്കലും അലംഭാവം വരാൻ പാടില്ല. അതുകൊണ്ടെന്ന് പറയുന്നു, ഇനി മുമ്പോട്ടൊരിടത്ത് കാണിക്കുക, അവിടെ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് സർവശാസ്ത്രാർത്ഥ ഉപസംഹാര പ്രകരണിച്ച സർവശാസ്ത്ര താല്പര്യങ്ങളെയും ഉപസംഹരിക്കുന്നതായ അവസാന അർജുനനോട് ഉപദേശമൊക്കെ പറഞ്ഞു അർജുനനെ കർമ്മക്ഷമമാക്കുന്നതിന് തൊട്ടു മുമ്പിൽ, അതാണ് സർവശാസ്ത്രാർത്ഥ ഉപസംഹാര പ്രകടനത്തിൽ എന്താണ് സമാസേനൈവ കൗന്ദേയ നിഷ്ഠ ജ്ഞാനസിയാപര. 18-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ പറയും, ഞാൻ ഇതുവരെ പറഞ്ഞ ഈ അറിവുകളെല്ലാം ചുരുക്കി നിന്നോട് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് വീണ്ടും പറയും. പലതവണ ഇത് ചുരുക്കി പറഞ്ഞിട്ടുണ്ട് എന്നാണ്, അത് എന്റെ കുഴപ്പം എന്നാണ്. ഇത് പരത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിന് പിടികിട്ടത്തില്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിത് പോരെന്നും തോന്നും. അതിന് എന്റെ ഒരു കുഴപ്പം, ഓ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. പരത്തി പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും ഇതെന്തെന്നാണ് ഈ പറയുന്നത്, മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ. ഈ രണ്ടു തരത്തിലും പറയും. അതുകൊണ്ട് രണ്ടു തരത്തിലും വിസ്തരേണ സംശയ വേണമെന്ന് പറയും ശാസ്ത്രങ്ങൾ. ചിലയിടത്ത് വിസ്തരിച്ച് പറയും, വിസ്തരിച്ച് പറയുമ്പോൾ അവന്റെ ബുദ്ധി തളർന്നു പോകും. ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയൊക്കെ ബുദ്ധി വ്യായാമം ചെയ്യണമെന്ന് ചോദിക്കും. ചുരുക്കി പറഞ്ഞാലോ ചോദിക്കും, ഓ ഇത്രയേ ഉള്ളൂ, ഇത് ഇത്രയേ ഉള്ളെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു, ഇത്രയൊക്കെ വ്യാഖ്യാനിക്കാൻ പോയി എന്തിനെന്ന് ചോദിക്കും. അതുകൊണ്ട് രണ്ടു രീതിയിലും ഭഗവാൻ പറയും. അവസാനം പറയുന്ന എന്താണ്, സമാസേനൈവ കൗന്ദേയ, ഇനി ഇതുവരെ പറഞ്ഞതൊക്കെ പോട്ടെ, വളരെ വളരെ കാര്യങ്ങൾ പറഞ്ഞു, കർമ്മത്തെക്കുറിച്ച്, ഭക്തിയെക്കുറിച്ച്, യോഗത്തെക്കുറിച്ച്, പലതരത്തിലുള്ള സമാധിയെക്കുറിച്ച്, അഭ്യാസങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്ന എന്ത്, സമാസേനൈവ, ഇനി ഞാൻ ചുരുക്കി പറയാം, നിഷ്ഠ ജ്ഞാനസിയാപര, ആ പരവുമായ ജ്ഞാനനിഷ്ഠയെക്കുറിച്ച് പറയാമെന്ന് പറയുന്ന അവിടെ വിശേഷതോ ദർശയിഷ്യാമ, ഒന്നുകൂടി നിനക്ക് ബോധ്യപ്പെടത്തക്ക രീതിയിൽ ഒന്നും ഞാൻ പറയാമെന്നാണ്. എന്ന് വെച്ചാൽ ഇവിടെ ആചാര്യൻ ഗുരു പരമാവധി ശ്രമിക്കുകയാണ് എങ്ങനെയെങ്കിലും എന്താണ് ഈ തത്വത്തെ ഇവന്റെ ഈ വികല്പങ്ങൾ നിറഞ്ഞ ഈ ബുദ്ധിയിലേക്ക് ഇത് തന്നെ ഒന്ന് പ്രവേശിപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ്. എന്നാണ്. പക്ഷേ അങ്ങനതല്ല. എന്നിട്ട് ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നതാണ് ആരാഹിമ ബഹു പ്രപഞ്ചേന, എന്നോട് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോഴത്തെ നിന്റെ അന്നേരം നോക്കിയിട്ട് കൂടുതൽ സംസാരിച്ച് പറഞ്ഞ് തനിക്ക് ആയാസം ഉണ്ടാക്കാമെന്നുള്ളതല്ലാതെ ഇന്നത്തെ നിലയിൽ ഇവന്റെ തലയിൽ കൂടുതലൊന്നും കയറത്തില്ല. നല്ല മിക ബഹു പ്രപഞ്ചേന ഒരുപാട് കിടന്ന് പറഞ്ഞിട്ട് വലിയ പ്രയോജനം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് ഭാഷകാരൻ പറയുകയാണ് ദിവസം മുറിയെ. അതുകൊണ്ട് തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. ശിഷ്യനോട് പറയുകയാണ് എന്ന് വെച്ചാൽ പറയുന്നയാള് പറഞ്ഞു പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം വറ്റിയവനും കേൾക്കുന്നവനും ചിലപ്പോൾ ഒരു വെളിച്ചമുണ്ടാകത്തില്ല. പണ്ടേ ഇതിങ്ങനെയാണ്, ഇപ്പൊ മാത്രമല്ല. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. അലമിയ ബഹു പ്രപഞ്ചേന ഇതിവസം ഹ്രിയതേ എന്ന് പറഞ്ഞ് ഇവിടെ ദിവസം വരികയാണ്. അപ്പോൾ ഇവിടെ ഒരു നീണ്ട ചർച്ചയാണ് ആത്മതത്വത്തെ അദ്വൈതപരമായ ആ കാഴ്ചപ്പാട്. അതിനെ പല വീക്ഷണകോണങ്ങളിലൂടെ പല തരത്തിലൂടെ അവതരിപ്പിച്ചു. അതുകഴിഞ്ഞ് വീണ്ടും അടുത്ത് ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോവുകയാണ്. ഇവിടെ രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലമല്ല, അതാണ് അടുത്ത് പറയുന്നത്. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭരത ക്ഷേത്രക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ തക്ഷേത്രം യച്ഛ യാദൃച്ഛ യദ്വികാരിയതശ്ചയത് ശ്രുണു. ഒരു ശ്ലോകത്തിലാണ്, രണ്ടാമത്തെ ശ്ലോകത്തിലാണ് ഇത്രയും ദീർഘമായൊരു ചർച്ച വന്നിരിക്കുന്നത്. അതും ഇവിടെ പക്ഷേ ചിലയിടത്തൊക്കെ വരുന്ന ചർച്ചകളെന്ന് പറയുന്നത് ജ്ഞാനകർമ്മ സമുച്ചയം പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നുവെച്ചാൽ അവിടെ ആത്മതത്വത്തിൽ ഒന്നി നിന്നുകൊണ്ടുള്ള ചർച്ചയായിരിക്കില്ല. പണ്ട് പല കാര്യങ്ങളും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇവർ പറഞ്ഞ ആശയങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആത്മതത്വത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചർച്ചയാണ്. പ്രത്യേകിച്ച് ആത്മാവിന്റെ അവിക്രിയത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. അപ്പോൾ ഇത്തരം ചർച്ചകൾ വളരെ പ്രയോജനപ്രദമാണ്. കാരണം ഇത് ആവർത്തിക്കുന്നതിനോട് ഒരാൾക്ക് ഇതിൻ്റെ സാധാരണ നമ്മുടെ ബുദ്ധിക്ക് വെളിപ്പെടാത്ത പല കാര്യങ്ങൾ, നമ്മുടെ ഈ ബുദ്ധി ദോഷങ്ങളൊക്കെ മാറി അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം മാറി ഇത് വെളിപ്പെടും. ഇതാണ് ഈ ചർച്ചയുടെ ഗുണം. ഇത്രയും വലിയ ഒരു ചർച്ച എന്തിനാണ്, അതുകൊണ്ട് എന്താ എന്ന് ഒരുപക്ഷെ നമുക്ക് അത് കേൾക്കുന്ന സമയത്തിൽ അതിനെ അതിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ അന്ധകരണത്തിൽ പതിപ്പിക്കുന്ന ആ സംസ്കാരം അത് തീർച്ചയായിട്ടും അത് ഒരിക്കലും ഒരു സംസ്കാരത്തെ ഉണ്ടാക്കാത്ത പോകത്തില്ല. ആ സംസ്കാരം തീർച്ചയായിട്ടും കാലാന്തരത്തിൽ അത് ഫലം ചെയ്യും. ഒരു ഇന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു പക്ഷേ കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി അത് മനസ്സിലാകാതെയും വരാം. പക്ഷേ ഇതേ കാര്യങ്ങൾ തന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് കേൾക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ അത് 10 ജന്മം കഴിഞ്ഞായിരിക്കും. എന്തായാലും ഭാവിയിൽ അത് വളരെ അനായാസമായി അനുഭവപ്പെടും. അതാണ് ഇന്നത്തെ ശ്രവണത്തിന്റെ ഒരു മുഖ്യമായ പ്രയോജനം. ഇന്ന് ചിലർക്കത് വ്യക്തമായി ധരിച്ചെന്ന് വരാം. ഇത് ആർക്കും മനസ്സിലാക്കാത്ത കാര്യമാണെന്നോ ആർക്കും ധരിക്കാൻ വയ്യാത്ത കാര്യമാണെന്നോ അല്ല പറയുന്നു, അത് മനസ്സിലായെന്ന് വരാം. പക്ഷെ ഇനി ആർക്കെങ്കിലും അത് മനസ്സിലാകാതെ വന്നാൽ, അതിനെ ഉൾക്കൊള്ളാൻ വന്നാൽ ഭാവിയിൽ അത് വളരെ അനായാസമായി അത് ഗ്രഹിക്കാൻ ഇന്ന് നമ്മൾ ഈ കേൾക്കുന്നത് അത് ഉപകാരപ്പെടും. അതാണ് അതിൻ്റെ ആ ചർച്ചയുടെ പ്രയോജനം. ഇവിടെ ആ ക്ഷേത്രത്തെ കുറിച്ച് വീണ്ടും പറയുകയാണ്. ക്ഷേത്രൻ ക്ഷേത്രജ്ഞൻ എന്ന് പറയുമ്പോൾ, ക്ഷേത്രം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന അമ്പലം എന്നുള്ള അർത്ഥവുമായിട്ടൂടെ യാതൊരു ബന്ധവുമില്ല ഈ ശബ്ദത്തിന്. അത് വിശദീകരിക്കുകയാണ് ഇവിടെ. ഇതം ശരീരം ഇത്യാദി ശ്ലോക ഉപദിഷ്ടസ്യ ഭാഷ്യത്തിൽ പറയുകയാണ്. ക്ഷേത്ര അധ്യായാർത്ഥസ്യ സംഗ്രഹ ശ്ലോകോ അയം ഉപന്യസ്യതേ. ഇതം ശരീരം ഗൗന്ദേയ ക്ഷേത്രം ഇത്യ വിധീയതേ എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിൽ പറഞ്ഞ ക്ഷേത്ര അധ്യായാർത്ഥ, ഇന്ന് ക്ഷേത്ര അധ്യായം എന്ന് പറയാം. ഇവിടെ പറയുമല്ലോ ഇതിന്റെ പേര് ചിലർക്ക് കൊടുക്കുമല്ലോ, ക്ഷേത്ര ക്ഷേത്രജ്ഞയോഗ എന്ന് പറയും. ഇത് ഏതൊരു ആചാര്യൻ ഇങ്ങനെ ഇതിന് ഇതിന്റെ അർത്ഥങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വെച്ചാണ്. എന്താണ് ക്ഷേത്ര ക്ഷേത്രജ്ഞയോഗം? ഭാഷ്യകാരൻ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? ക്ഷേത്രാധ്യായം. ഇത് ക്ഷേത്രാധ്യായമാണ്. എന്നുവെച്ചാൽ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെ കുറിച്ചും ചർച്ച ചെയ്യുന്ന അധ്യായം. ഇവിടെ പറയുന്ന കാര്യങ്ങളുടെ എല്ലാം സംഗ്രഹ ശ്ലോകമാണ്. അതിനെ സംഗ്രഹിച്ച് പറയാണ്. നേരത്തെ പറഞ്ഞല്ലോ, വിസ്തരേണ സമാസേന രണ്ട് രീതിയിൽ പറയും. ചിലപ്പോൾ ചുരുക്കി പറയും, ചിലപ്പോൾ പരത്തി പറയും. ഇവിടെ നിന്ന് ചുരുക്കി പറയുകയാണ്. എന്താണ് ഉപന്യസ്യതെ എന്ന് വെച്ചാൽ നിർദ്ദേശിക്കുന്നു. അങ്ങനെ തക്ഷേത്രം യച്ച യാദൃച്ഛ ഇത്യാദി വ്യാജിഖ്യാസിതസ്യ ഹി അർത്ഥസ്യ സംഗ്രഹ ഉപന്യാസോ ന്യായ ഇതി യന്നിർദ്ദിഷ്ടം ഇതം ശരീരം ഇതി തത്തശബ്ദേന പരാമർശതി. വ്യാജിഖ്യാസിതസ്യ അർത്ഥസ്യ, ഏതെങ്കിലും ഒരു കാര്യത്തെ വിശദീകരിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സംഗ്രഹ ഉപന്യാസോ ന്യായ, അതിന്റെ സംഗ്രഹ ഉപന്യാസം എന്ന് പറയുന്ന ഒരു ലൗകിക യുക്തിയാണ്. എന്ന് വെച്ചാൽ ഒരു കാര്യത്തെ നമ്മൾ വളരെ വിശദീകരിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകുന്നു. ആദ്യം ഞാൻ ഇന്നതാണ് പറയാൻ പോകുന്നത് എന്നൊരു സൂചന കൊടുക്കാതെ വിശദീകരിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ കേൾക്കുന്നവൻ അമ്പരന്നിരിക്കും. എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നുള്ള ഒരു പിടി കിട്ടത്തില്ല. ആദ്യം തന്നെ ഇവിടെ പറയുന്നു, ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്രത്തെ കുറിച്ചാണ്. എന്താണ് അതിന്റെ വികാരങ്ങളെന്നാണ്, അതെന്ത് വസ്തുവാണ് ഇതൊക്കെ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഒരു ശാസ്ത്ര ചർച്ചയിൽ സാമാന്യമായി പാലിക്കേണ്ട ഒരു മര്യാദയാണ്, ഏതെങ്കിലും ഒരു കാര്യത്തെ വിശദീകരിച്ച് പറയാൻ ഒരുമ്പെടുകയാണെങ്കിൽ അതിന് മുന്നായി തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണം കൊടുക്കണം എന്നാണ്. ഇത് നിർദ്ദിഷ്ടം ഇതം ശരീരം ഇതി തത് തത് ശബ്ദേന പരാമർശതി. ഇതം ശരീരം കൗന്ദേയ എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതിനെ ഞാനിവിടെ ഈ ശ്ലോകത്തിൽ ആദ്യം തത് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. എന്നുവെച്ചാൽ തത് എന്ന് വെച്ചാൽ ആ ശരീരം ക്ഷേത്രം, ആ ശരീരം തന്നെയാണ് ഇവിടെ ക്ഷേത്രം, അല്ലാതെ അമ്പലം എന്നുള്ള അർത്ഥത്തിലല്ല. ഇതം നിർദ്ദിഷ്ടം ക്ഷേത്രം, നേരത്തെ പറഞ്ഞല്ലോ ആ ക്ഷേത്രമെന്ന് തത് യാദൃശം സുഖീയ ധർമ്മേഹി, അതിന്റെ ധർമ്മങ്ങളോടുകൂടി അതെങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെയാണ് അതിന്റെ ധർമ്മങ്ങൾ. ചശബ്ദ സമുച്ചയാർത്ഥ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ്. ശ്ലോകത്തിൽ ഏത് ചാന്ന് വന്നു, എച്ച സന്ധി വന്നിരിക്കുകയാണ്. അല്ല, ചശബ്ദം എന്ന് പറയുന്നത് സമുച്ചയ അർത്ഥമാണ്. ചശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്, അതിൽ ഒരു അർത്ഥമാണ് സമുച്ചയം. അവിടെ സമുച്ചയിക്കാന്ന് വെച്ചാൽ മറ്റുള്ളതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെ ഇവിടെ പറയുകയാണ് യദ്വികാരി എന്നാണ്. യോ വികാരോസ്യ തത് യത് വികാരി, ഇതിന് എന്തൊക്കെ വികാരങ്ങളുണ്ട്. യതോ യസ്മാത് യത് കാര്യം ഉത്പദ്യതേ വാക്യശേഷ, യസ്മാത് ഇതിൽ നിന്ന് എന്ത് കാര്യമാണ് ഉണ്ടാകുന്നത്. സച്ച യ ക്ഷേത്രജ്ഞോ നിർദ്ദിഷ്ട സ യത് പ്രഭാവോ, അതിന്റെ പ്രഭാവം എന്തൊക്കെയാണ്. യേ പ്രഭാവ ഉപാധികൃത ശക്തിയോ യസി സ യത് പ്രഭാവെന്തെല്ലാം ശക്തികളുണ്ട്, ഔപാധികമായ ശക്തികൾ ഇതിനെന്തൊക്കെയാണുള്ളത്. തത് ക്ഷേത്ര ക്ഷേത്രജ്ഞയുടെ യാഥാർത്ഥ്യം, ആ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞന്റെയും യാഥാർത്ഥ്യത്തെ യഥാവിശേഷിതം മുമ്പ് വിശേഷിപ്പിക്കട്ടെ. ആ രീതിയിൽ തന്നെ സമാസേന സംക്ഷേപേണ ചുരുക്കി മേ മമ വാക്യദഹശനു, മേ ശനു ഞാൻ ഈ പറയാൻ പോകുന്നതിൽ നിന്നും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ചുരുക്കി നീ മനസ്സിലാക്കൂ. ശ്രുത്വ അവധാരയ, ഒന്നുകൂടി ഭാഷ്യകാരം പറയുന്നു. കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ട് കളയാനുള്ളതല്ല, കേട്ട് മനസ്സിൽ വ്യക്തമായി ധരിക്കണം എന്നാണ്. ആത്മാവിനെ കുറിച്ച് പറയുന്നിടത്ത് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ചർച്ച എന്തിനാണ്? ചോദിക്കും ആത്മാവിനെ കുറിച്ചാണ് പറയാൻ ഒരുങ്ങുന്നതെങ്കിൽ അതെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ശരീരം, ആധ്യാത്മശാസ്ത്രത്തെ കുറിച്ച് പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അവിടെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ്. നമ്മളറിയാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ആത്മാവിനെ കുറിച്ചാണ്. പക്ഷെ അവിടെ പറയുന്നത് പഞ്ചഭൂതങ്ങൾ, പർവ്വതത്തിന്റെ സൃഷ്ടി, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്നുണ്ടായി, അതിന്റെ ഗുണങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരത്തി പരത്തി പരത്തി ശാസ്ത്രങ്ങളിൽ പറയും. ഇതൊന്നും പറയാതെ നേരിട്ടങ്ങ് ആത്മാവിൻ്റെതാണെന്ന് എന്നങ്ങ് ബോധിപ്പിച്ചാൽ പോരെ? എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ വിശദീകരിക്കുന്നത്? പ്രപഞ്ചത്തെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും ഭൗതികങ്ങളെക്കുറിച്ചുമല്ല. അത് തന്നെ ഒരു ശബ്ദജാലം ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇത്രയും കാര്യങ്ങൾ എന്തിനു പറയും? കാരണം അത് പറയുന്നതിനുള്ള കാരണം എന്താണ്? കാരണം മനുഷ്യൻ ഗുരു ഉപദേശിച്ചാലും ഉപദേശിച്ചില്ലെങ്കിലും അവൻ ചിന്തിക്കും. അവൻ എങ്ങനെ ചിന്തിക്കും? കാരണം ബഹിർമുഖങ്ങളായിരിക്കുന്ന അവൻ്റെ കർണങ്ങളിലൂടെ ഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത്. ആത്മാവിനെ കുറിച്ചല്ല അവൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ, മനസ്സെല്ലാം ബഹിർമുഖങ്ങളാണ്. ബാഹ്യമായ വിഷയങ്ങളെ കുറിച്ച് അവൻ ചിന്തിച്ചിരിക്കുന്നു. ഗുരു ഉപദേശിക്കാതെ തന്നെ അവൻ വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാട് ചിന്തിച്ച് ധരിച്ചു വച്ചിട്ടുണ്ട്. അപ്പം ആ ചിന്തയിൽ നിൽക്കുന്നവനെ, തികച്ചും ഭൗതികമായ വ്യാവഹാരികമായ ചിന്തയിൽ നിൽക്കുന്നവനെ ആദ്യം അവൻ്റെ ചിന്തയ്ക്ക് ഒരു അടുക്കും മുറയൊക്കെ ഉണ്ടാക്കി അതിനൊന്ന് ക്രമപ്പെടുത്തി. കാരണം സാധാരണ നമ്മുടെ ചിന്തയ്ക്ക് വരുന്ന ഒരു തകരാറ് എന്താണ്? എല്ലാവരും ചിന്തിക്കാറുണ്ട്. ആധ്യാത്മിക ചിന്തയും സാധാരണ ചിന്തയിൽ നിന്നുമുള്ള ഒരു വ്യത്യാസം എന്താണ്? ആധ്യാത്മിക ചിന്തയിൽ നമ്മുടെ സാധാരണ ചിന്തയെ തന്നെ ഒന്ന് ക്രമീകരിച്ച് അതിനെ ആത്മ ഉന്മുഖമാകുന്നു. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും ചിന്തിക്കാനറിയാം. നമ്മളെല്ലാവരും ബുദ്ധിമാന്മാരാണോ? അതൊക്കെ ശരി തന്നെയാണ്. ഇത് ആചാര്യനും ഗുരുവും അംഗീകരിക്കുന്നുണ്ട്. നീയും ബുദ്ധിമാൻ തന്നെയാണ്, നിനക്കും ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. അപ്പോൾ അവിടെ പിന്നെ എന്താണ് പ്രത്യേകിച്ച് ചെയ്യുന്നത്? അതിനൊന്ന് ക്രമപ്പെടുത്തുന്നു. എങ്ങനെ ക്രമപ്പെടുത്തുന്നു? ആത്മബോധത്തിന് ഉപകരിക്കത്തക്ക രീതിയിൽ അതിനെ ക്രമപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ ആത്മ ഉന്മുഖമാക്കി തീർക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെല്ലാം ആത്മാവിൽ നിന്ന് അതിനെ ആരംഭിക്കുകയും ആത്മാവിലേക്ക് നിന്ന് എത്തിത്തീർക്കത്തക്ക രീതിയിലുമാക്കും. അധ്യാരോപ അപവാദവും ഒക്കെ അദ്വൈതത്തിൽ പറയുന്നതാണ്. അല്ലാതെ നമ്മൾ ചിന്തിക്കും. അത് സാധാരണ നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് ഇങ്ങനെ പോകും, കാട് കയറിപ്പോകും. പറയുന്നു ശാസ്ത്രത്തെക്കുറിച്ച് എന്തിനു ഇത്രമാത്രം ചിന്തിക്കണം? ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വിഷയം, ഇതെല്ലാം തലയ്ക്ക് ഭാരം ഉണ്ടാക്കുന്നതല്ലേ എന്ന് ചോദിക്കും. വാസ്തവത്തിൽ അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തലയ്ക്ക് ഒരുപാട് ഭാരവുമായിട്ടിരിക്കുന്നവനാണ് ഇത് പറയുന്നത്. ആ ഭാരങ്ങളെയൊക്കെ അയാൾ വിസ്മരിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്ന ഒരാളൊന്നും ചിന്തിക്കാതെയും തലയ്ക്ക് ഭാരമില്ലാതെ ഇരിക്കുന്ന ആളാണ്. ഒരിക്കലുമല്ല, അയാൾ ഒരുപാട് വേദ വേണ്ടാധീനങ്ങളെല്ലാം ചിന്തിച്ച് തലയ്ക്ക് ഒരുപാട് ഭാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ആത്മാവുമായി ബന്ധപ്പെട്ട ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അയാൾ പറയുന്നത് ഇതാണ് എനിക്ക് തലയ്ക്ക് ഭാരം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള ചിന്തകളൊന്നും അയാളുടെ തലയ്ക്ക് ഭാരമുള്ളതായിട്ട് അയാൾ തിരിച്ചറിയുന്നില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? അയാൾ ചിന്തിച്ചിരിക്കുന്ന ഭൗതികമായ തലത്തിൽ, അതാണ് ശരീരം, ക്ഷേത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ തന്നെ ഒരു ക്രമമുണ്ടാക്കുന്നു. അപ്പോൾ ആ ഭൗതികമായ ചിന്തയ്ക്ക് ക്രമമുണ്ടാക്കുന്ന ഭൗതിക ശാസ്ത്രമാണ്. അതും ആധ്യാത്മിക ശാസ്ത്രം തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. ഇവിടെ എന്താണ്? ആ ചിന്തകളെ മുഴുവൻ ആത്മ ഉന്മുഖമാക്കുകയാണ്. അതിനെ ആത്മാവിൽ നിന്ന് തുടങ്ങുന്നതായിട്ടും ആത്മാവിൽ അവസാനിപ്പിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അധ്യാരോപം അപവാദം, അതാണ് ആ രീതിയിൽ അവൻ്റെ ചിന്തയെ ആത്മാഭിമുഖമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭൗതികമായ ചിന്ത ഇവിടെ ഇവിടെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവൻ്റെ അസംസ്കൃതമായ മനസ്സിൽ അവൻ കുത്തി നിറച്ചിരിക്കുന്ന ഒരുപാട് വിഷയം, ഭൗതിക വിഷയങ്ങൾ, അതിൽ തന്നെ അവൻ മുഴുകിപ്പോകും. അവൻ്റെ മനസ്സൊരിക്കലും ആത്മനിഷ്ഠമാകത്തില്ല, അന്തർമുഖമാകത്തില്ല, അകമുഖമായ ചിന്ത അവനിൽ വരാതെ. അതുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടി ഇവിടെ ചിന്തിക്കുന്നു. സാധാരണ എന്ത് ചെയ്യുന്നു? സാധാരണ ചിന്തയിൽ എന്ത് ചെയ്യുന്നു? അവൻ തന്നെ വിസ്മരിച്ചിട്ട് ചിന്തിക്കും, ബാക്കിയെല്ലാം ചിന്തിക്കും, പക്ഷെ തന്നെ ഇവിടെ വിസ്മരിക്കും. ഇവിടെ അങ്ങനെയല്ല, തന്നെക്കുറിച്ചുകൂടി ചിന്തിക്കും. അതാണ് ഇവിടുത്തെ ചിന്തയുടെ പ്രയോജനം. അപ്പോൾ ഈ ചിന്തയും വളരെ പരപ്പുള്ളതാണ്. അതേസമയം ഈ ചിന്ത വളരെ ആഴമുള്ളതുമാണ്. അതിൻ്റെ ആഴമെന്ന് പറയുന്നത് എവിടെയാണ്? അത് ആത്മാവിനെ സ്പർശിക്കുന്നതാണ് അതിൻ്റെ ആഴം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും മറ്റും ഇത്ര വിശദീകരിച്ച് ഇവിടെ പറയുന്നത്. പറയുന്നു ഇത് കേട്ടാൽ മാത്രം പോരാ, ഒരു കാര്യം കൂടെ പറയുന്നു, ഇത് കേട്ടിരുന്ന് നീ അങ്ങോട്ട് ഉറപ്പിക്കും, നിന്റെ ഉള്ളിൽ ഈ കാര്യങ്ങൾ ഉറപ്പിക്കും. കാരണം ഏത് വഴി ചിന്തിച്ച് ചെന്നാലും ശരി അവൻ എത്തിച്ചേരുന്നത് സ്വന്തം സത്വത്തിൽ, അതായത് ആത്മതത്വത്തിലേക്ക് തന്നെയായിരിക്കും. ആ രീതിയിലാണ്, അതാണ് ആധ്യാത്മിക ചിന്തയുടെ ഒരു പ്രത്യേകത. രണ്ടിടത്തും ചിന്ത ഒരുപോലെ തന്നെ, ഭൗതിക ചിന്തയായാലും ശരി ആധ്യാത്മിക ചിന്തയായാലും, പക്ഷെ ഇവിടെ ആ ചിന്ത അവനെ ആത്മതത്വത്തിലെത്തിക്കുന്നു. അതാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞ എന്താണ്, നീ ഇതിൽ നിന്നും അവതരണം നിശ്ചയം ചെയ്യണം, തത്വനിർണയം വരുത്തണമെന്നാണ്. തക്ഷേത്രം യച്ഛയാദൃക്ച യദ്വികാരിയതശ്ചയത് സച യോയത് പ്രഭാവശ്ച തസമാസേന മിശ്രുണു വിശുഭിർബഹുധാ ഗീതം ഛന്ദോഭിർമിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ യാഥാത്മ്യം വിവക്ഷിതം സ്തൗതി ശ്രോതൃ ബുദ്ധി പ്രരോചനാർത്ഥം. ആ ക്ഷേത്രക്ഷേത്രജ്ഞന്മാരുടെ തത്വം, യാഥാത്മ്യം എന്ന് പറഞ്ഞാൽ തത്വം, അതാണ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. താൻ പറയാൻ പോകുന്ന കാര്യങ്ങളെ താൻ തന്നെ ഒന്ന് പുകഴ്ത്തി പറയുകയാണ്. അങ്ങനെ സ്തൗതി എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? ശ്രോതൃ ബുദ്ധി പ്രരോചനാർത്ഥം. ഇത് കേൾക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് കേൾക്കുന്നവന് തോന്നണം. അതുകൊണ്ട് താൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ അതിന്റെ മഹാത്മ്യത്തെ താൻ തന്നെ പറയുന്നു. പറഞ്ഞവനും താല്പര്യം ഉണ്ടാക്കി, ഇതിലേക്ക് ശ്രദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി. എന്താണ് ഇതിന്റെ മഹാത്മ്യം? ഋഷിഭർ വസിഷ്ഠാദിഭി ബഹുധാ ബഹുപ്രകാരം ഗീതം കഥിതം. ഋഷിമാർ, വസിഷ്ഠൻ തുടങ്ങിയ ഋഷിമാരെല്ലാം ഇതിനെക്കുറിച്ച് വളരെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്താണ്, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റും ഈ ആത്മതത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിനെ സൂചിപ്പിക്കുകയാണ്. മഹാഭാരതത്തിൽ തന്നെ മറ്റ് ഭാഗങ്ങളിലെല്ലാം വരുന്നുണ്ട്. അങ്ങനെ പലരും ഇതിനെക്കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുണ്ട്. ഛന്ദോഭി ഛന്ദാംസി ഋഗാദീനീത്തേഹി ഛന്ദോഭി വിവിധേഹി നാനാ ഭാവേഹി നാനാപ്രകാരേഹി പൃഥക് വിവേകത ഗീതം ഛന്ദസ്സുകൾ. സാധാരണ വേദമന്ത്രങ്ങളെല്ലാം ഛന്ദോബദ്ധമാണ്, ഓരോ ഛന്ദസ്സിലായിരിക്കും. അതാണ് ഗായന്ത്രി, ഗായത്രി, അതൊരു ഛന്ദസ്സാണ്. അനുഷ്ഠുപ് ഒരു ഛന്ദസ്സാണ്. ഉഷ്ണിക് വേറെ ഛന്ദസ്സാണ്. ഇങ്ങനെയുള്ള പല ഛന്ദസ്സുകളിലാണ് വേദമന്ത്രങ്ങൾ. അതുകൊണ്ട് വേദമന്ത്രങ്ങൾക്ക് സാധാരണ ഛന്ദസ്സുകളെന്ന് പറയും. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ഋഗാദീനി, ഋഗാദി മന്ത്രങ്ങൾ, ദേഹി ഛന്ദോഭി വിവിധേഹി നാനാഭാവേഹി നാനാപ്രകാരേഹി പൃഥക് വിവേകത ഗീതം. വേദമന്ത്രങ്ങളും ഈ തത്വത്തെക്കുറിച്ച് പലതരത്തിൽ പറയും. പലതരത്തിൽ എന്ന് പറയുമ്പോൾ അദ്വൈതമായിട്ടും ദ്വൈതമായും മറ്റൊന്നും എല്ലാ രീതിയിലും പറയുന്നുള്ളതാണ്. വിവേകത വിഭിന്ന പ്രകാരത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിഞ്ച ബ്രഹ്മസൂത്ര പദൈശ്ചൈവ ബ്രഹ്മണ സൂചകാനി വാക്യാനി ബ്രഹ്മസൂത്രാണി തേഹി പദ്യതേ ഗമ്യതേ ന്യായതേ ബ്രഹ്മേതി താനി പദാനി ചിന്തേ തൈരേവ ക്ഷേത്രക്ഷേത്രജ്ഞയോർ യാഥാത്മ്യം ഗീതം ഇതി അനുവർത്തതേ ആത്മ ഇത്യേവ ഉപാസീത ഇത്യാദിഭിർഹി ബ്രഹ്മസൂത്രപദേഹി ആത്മാന്യായതേ. ബ്രഹ്മസൂത്രപദങ്ങളെ കൊണ്ടും ഈ തത്വത്തെ പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മസൂത്രപദങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് ആത്മേത്യേവ ഉപാസീത തുടങ്ങിയ വാക്യം. നേരത്തെ പൊതുവായി ഇറുകാദി മന്ത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇറുകച്ച രൂപത്തിലുള്ള മന്ത്രങ്ങൾ, ഈ മന്ത്രങ്ങളിൽ ആത്മതത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് സാമാന്യമായിട്ട്. എടുത്തു പറയേണ്ട ഭാഗങ്ങളുകൊണ്ട് എന്താണ്, അതിനാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞ ബ്രഹ്മസൂത്രപദങ്ങൾ. എന്താണ് ആ ബ്രഹ്മസൂത്രങ്ങൾ പദങ്ങളെന്ന് പറയുന്നത്? ആത്മേത്യേവ ഉപാസീത, ആത്മാനമേവ ഉപാസീത എന്ന് തുടങ്ങിയ ആ ഭാഗങ്ങൾ. അവിടെ എന്താണ്? അവിടെ ഹേതുമധ്യേ യുക്തിയുക്തേഹി വിനിശ്ചിതേഹി. ബ്രഹ്മസൂത്രപദങ്ങളുടെ പ്രത്യേകത എന്താണ്? സാറിന് ആത്മതത്വത്തെ പ്രതിപാദിച്ചു പോകുന്നുണ്ട് ഗർഗാദി മന്ത്രങ്ങളിലും വരും. പക്ഷേ ബ്രഹ്മസൂത്രപദങ്ങളിൽ എന്താണ്? അവിടെ ഹേതുമധ്യേ യുക്തിയുക്തമായ രീതി, ആ പദങ്ങൾ തന്നെ യുക്തിയുക്തമായി തന്നെ പ്രതിപാദിക്കുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് പിഞ്ച ബ്രഹ്മസൂത്രപദൈശ്ചൈവ ബ്രഹ്മണ സൂചകാനി വാക്യാനി. ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ, അതിനാണ് ഇവിടെ ബ്രഹ്മസൂത്രപദം എന്ന് പറഞ്ഞത്. അതാണ് ബ്രഹ്മസൂത്രാണി. അതിനാണ് ഇവിടെ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ, അതിനാണ് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് ബ്രഹ്മസൂത്ര പദങ്ങളെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? പറയുന്നു തേഹി പദ്യതേ ഗമ്യതേ ന്യായതേ ബ്രഹ്മേതി താനി പദാനിശ്ചയന്തി. ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളെയാണ് ബ്രഹ്മസൂത്ര പദങ്ങളെന്ന് പറഞ്ഞത്. അപ്പൊ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളെ പദമെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം വാക്യങ്ങളെ പദമെന്ന് പറയാൻ പാടില്ല. പദത്തിനൊക്കെ പ്രത്യേക സാധനഗതി പറയും, വൈയാകരണന്മാരും മറ്റും സുപ്തിങ് അന്തം പദം എന്നൊക്കെ പദത്തിന് പ്രത്യേകിച്ച് നിർവചിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, പദങ്ങൾ കൂടി ചേരുന്നതാണ് വാക്യം. അപ്പൊ പദങ്ങളും വാക്യങ്ങളും ഒന്നല്ല. അപ്പൊ ഇവിടെ എന്തു ചെയ്തു? ബ്രഹ്മസൂത്ര പദങ്ങളെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പറയുന്നു ബ്രഹ്മസൂത്രങ്ങളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങളെന്നാണ്. പിന്നെ ആ വാക്യങ്ങളെ പദങ്ങളെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അത് പറയുന്നു പദ്യതേ ഗമ്യതേ ന്യായതേ ബ്രഹ്മേതി. ഇവിടെ പദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പദ ഗത്യർത്ഥത്തിലുള്ള ധാതുവാണ് പദം. അപ്പോൾ ഒരു നിയമമുണ്ട് ഭാഷയിൽ, ഗത്യർത്ഥത്തിലുള്ള ആ ധാതുക്കൾക്കെല്ലാം ജ്ഞാനാർത്ഥമുണ്ട്. അതുകൊണ്ട് പദ്യതേ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ഗമ്യതേ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ന്യായതേ. പദ്യത എന്ന് വെച്ചാൽ നടക്കുന്നു പോകുന്നു എന്നുള്ള അർത്ഥമല്ല, അറിയുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന സൂചിപ്പിക്കുന്ന വാക്യങ്ങളാൽ അറിയപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ബ്രഹ്മസൂത്ര പദം എന്ന് പറഞ്ഞത്. അപ്പൊ ബ്രഹ്മത്തെ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞ ഇവിടെ എന്തായി? ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ അതെന്താണ്? ആത്മീയത്യവ ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ. ബ്രഹ്മസൂത്ര പദം എന്ന് പറഞ്ഞാലോ പറയുന്നു ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന ആ വാക്യങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ബ്രഹ്മം അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ബ്രഹ്മസൂത്ര പദങ്ങളെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് പദ്യതേ ഗമ്യതേ ന്യായതേ ബ്രഹ്മേതി താനി പദാനിശ്ചയന്തേ. അപ്പൊ ബ്രഹ്മസൂത്ര പദമെന്ന് പറഞ്ഞാൽ എന്തായി? ഭാഷ്യകാരന്റെ വ്യാഖ്യാനം അനുസരിച്ച് ആത്മീയത്യ ഉപാസീത തുടങ്ങിയ വാക്യങ്ങൾ. തൈരേവച ക്ഷേത്രക്ഷേത്രജ്ഞോർ യാഥാത്മ്യം. ഈ വാക്യങ്ങളിലൂടെ ഉപനിഷത്ത് വാക്യങ്ങൾ എന്ന് ചുരുക്കം. അതാണ് ഇവിടുത്തെ ബ്രഹ്മസൂത്ര പദങ്ങളെന്ന് പറയുന്നത്. തൈരേവച, ഇതിലൂടെ തന്നെ എന്താണ്? ക്ഷേത്രക്ഷേത്രജ്ഞർ യാഥാത്മ്യം, ക്ഷേത്രക്ഷേത്രജ്ഞമാരുടെ യാഥാത്മ്യത്തെ ഗീതം പറയപ്പെട്ടിരിക്കുന്നു. ഇതി അനുവർത്തത ആത്മീയത്യ ഉപാസീത ഇത്യാദി ബഹി അതിനെ വിശദീകരിക്കുന്നു. കാരണം ബ്രഹ്മസൂത്ര പദമെന്നുള്ളതിന് പ്രസിദ്ധമായ ബ്രഹ്മസൂത്രം എന്നുള്ള അർത്ഥം എടുക്കാതെ, ബാദരായണകൃതമായ ബ്രഹ്മസൂത്രം എന്നുള്ള അർത്ഥം എടുക്കാതെ ഭാഷ്യകാരനോട് എന്തർത്ഥം പറഞ്ഞു? ആത്മീയത്യ ഉപാസീത തുടങ്ങിയ വാക്യങ്ങളെ എടുത്തു. അതാണ് ബ്രഹ്മസൂത്ര പദത്തിനർത്ഥം പറഞ്ഞതാണ് ഇത്യാദി ബിർഹി ബ്രഹ്മസൂത്രപദേഹി. ഇത്യാദി ബ്രഹ്മസൂത്ര പദങ്ങൾ എന്ന് വെച്ചാൽ ഈ വാക്യങ്ങളാകുന്ന, ഉപനിഷത്ത് വാക്യങ്ങളാകുന്ന ബ്രഹ്മസൂത്ര പദങ്ങളാൽ ആത്മാജ്ഞായതേ, ആത്മാ അറിയപ്പെടുന്നു എന്നാണ്. ബ്രഹ്മസൂത്ര പദങ്ങൾ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഭാഷ്യകാരൻ അർത്ഥം പറഞ്ഞത് ഉപനിഷത്ത് വാക്യങ്ങളെന്നു. പ്രസിദ്ധമായ ബ്രഹ്മസൂത്ര ങ്ങളെന്നുള്ള അർത്ഥത്തെ അല്ല ഇവിടെ പറഞ്ഞത് ഭാഷ്യകാരൻ. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? കാരണം ഈ ബ്രഹ്മസൂത്രങ്ങളിലും ചർച്ച ചെയ്യുന്നത്, ബ്രഹ്മസൂത്രം മൊത്തം ചർച്ച ചെയ്യുന്നത് ഈ വാക്യങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ബ്രഹ്മസൂത്രം എന്ന് പറയുന്നുണ്ട്. ഉപനിഷത്ത് വാക്യങ്ങളെന്നുള്ള ആ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രം എന്നുള്ളതും കിട്ടിക്കോളും. വ്യാസകൃതമായ ബ്രഹ്മസൂത്രങ്ങൾ എന്നുള്ള അർത്ഥം അതി വന്നോളൂ എന്ന് കരുതിയിട്ട് ഭാഷ്യകാരൻ എന്ത് ചെയ്തു? ബ്രഹ്മസൂത്ര പദം എന്നുള്ളത് കൊണ്ട് ഉപനിഷത്ത് വാക്യങ്ങളെന്നിട്ട് ഛന്ദോപി എന്നുള്ളതിന് ഗർഗാദി മന്ത്രങ്ങളെന്നും അർത്ഥം പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഇത്യാദി ബർഹി ബ്രഹ്മസൂത്രപദേഹി ആത്മാജ്ഞായതേ. ബ്രഹ്മസൂത്രപദങ്ങൾ, അതായത് ഉപനിഷത് വാക്യങ്ങളിലൂടെ ആത്മാവ് അറിയപ്പെടുന്നു എന്നർത്ഥം. കാരണം ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം പ്രമാണമായിരിക്കുന്നത് ഉപനിഷത് വാക്യങ്ങളാണ്, ബ്രഹ്മസൂത്രങ്ങളല്ല. ബ്രഹ്മസൂത്രങ്ങൾ ഉപനിഷത് വാക്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അതിന് പ്രമാണം. എന്തുകൊണ്ട്? ഭാഷ്യകാരൻ കരുതിയിരിക്കുന്നത് ഈ ബ്രഹ്മസൂത്ര പദങ്ങൾ, അതായത് ഉപനിഷത്ത് വാക്യങ്ങൾ അപൂർവശേദങ്ങളാണ്, ശ്രുതിയാണ്, ശ്രുതിയാണ് പരമപ്രമാണം. ശ്രുതിയെ ആധാരമായി ചർച്ച നടത്തുന്നത് കൊണ്ട് ബ്രഹ്മസൂത്രങ്ങളും പ്രമാണമായിരിക്കുന്നേ ഉള്ളൂ. അതിന് ഗൗണമായ പ്രമാണത്തേ ഉള്ളൂ, മുഖ്യപ്രമാണത്തെ ശ്രുതിക്കാണ്. അതുകൊണ്ട് അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രഹ്മസൂത്ര പദം എന്നുള്ളതിന് ഇവിടെ ഉപനിഷത്ത് വാക്യങ്ങളെന്നർത്ഥം പറഞ്ഞു. ഹേതുമദ്ഭി, അതിന്റെ പ്രത്യേകത എന്താണ്? യുക്തിയുക്തേഹി വിനിശ്ചിതേഹി നിസ്സംശയരൂപേഹി. യുക്തിയുക്തമായി നിശ്ചയാത്മകമായി യാതൊരു സംശയം കൂടാതെ നിശ്ചിത പ്രത്യയ ഉത്പാദകേഹി, നിശ്ചിതമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്ന എന്നുള്ള രീതി. എന്താണ് നിശ്ചിത പ്രത്യയ ഉത്പാദകൈഹി ഉപനിഷത് വാക്യൈഹി എന്നാണ്. നിശ്ചിതമായ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നതായ ഉപനിഷത് വാക്യങ്ങൾ, അതാണ് ബ്രഹ്മസൂത്രപദങ്ങൾ എന്നർത്ഥം. ബ്രഹ്മസൂത്രപദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബ്രഹ്മസൂത്രം എന്ന് വ്യാഖ്യാനിച്ചുകൂടാ? വ്യാസകൃതമായ അങ്ങനെയും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. രാമാനുജൻ, മാധ്വാചാര്യരും എല്ലാം വ്യാഖ്യാനിക്കുന്നത് അങ്ങനെയാണ്. ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രം ഒന്നും കിട്ടാൽ മതി, അതിന് ഉപനിഷത്ത് വാക്യങ്ങൾ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ബ്രഹ്മസൂത്രം എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രം തന്നെ. ബ്രഹ്മസൂത്ര പദങ്ങൾ എന്ന് പറയുന്നത് ബാദരായണകൃതമായ ആ ബ്രഹ്മസൂത്രങ്ങൾ തന്നെ. അതെന്താണ്? യുക്തിയുക്തമായി ആത്മതത്വത്തെ പ്രതിപാദനം ചെയ്യുന്നുണ്ട്. അങ്ങനെയും വ്യാഖ്യാനിക്കാം, പക്ഷെ ഭാഷകാരൻ അങ്ങനെയല്ല വ്യാഖ്യാനിച്ചത്. കാരണം കൂടുതൽ പ്രാമാണികത്വം ഉപനിഷത് വാക്യങ്ങൾക്കായതുകൊണ്ട് ബ്രഹ്മസൂത്ര പദങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉപനിഷത്ത് വാക്യങ്ങൾ എന്നുള്ള അർത്ഥം വരത്തക്ക രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് ആ വ്യാഖ്യാനത്തിലൂടെ നോക്കി വേണമെങ്കിൽ ബ്രഹ്മസൂത്രം എന്നുള്ള അർത്ഥത്തെയും കൂടെ എടുക്കാം, അതും അതിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് കണക്കാക്കാം. പക്ഷെ നേരിട്ട് ബ്രഹ്മസൂത്രത്തിന് ബ്രഹ്മസൂത്രങ്ങൾ എന്നുള്ള രീതിയിൽ പറയുന്നു എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ അതൊരു തർക്കമാക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നും പോകേണ്ട കാര്യമില്ല. രാമാനുജൻ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇപ്പം ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ അതെന്ത് വ്യാഖ്യാനം പറയും? ബ്രഹ്മസൂത്രം എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രം എന്ന് തന്നെ പറഞ്ഞുകൂടെ? അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധമുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞുകൂടെ, അതിൻ്റെ പേരിൽ അടിയും വഴക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനി മാധ്വാചാര്യൻ എന്താണ് ഈ ശ്ലോകത്തിന് ഒരു വ്യാഖ്യാനം എഴുതിയുള്ളൂ, എന്താണ് ബ്രഹ്മസൂത്രപദൈ എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രമാണ് നിജ ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചത്. മാധ്വാചാര്യർക്ക് പിടിച്ചില്ല എന്താ മനുഷ്യത് വാക്യം എന്ന് പറഞ്ഞു, അതുകൊണ്ട് ആ ഒരു പദം മാത്രം വ്യാഖ്യാനിച്ചു. ബ്രഹ്മസൂത്രപദം എന്ന് വെച്ചാൽ ബ്രഹ്മസൂത്രം, ബാക്കിയുള്ള എല്ലാം ശങ്കരാചാര്യ വ്യാഖ്യാനിച്ച് സമ്മതിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ ആചാര്യന്മാരും അവരവരുടെ ഇതനുസരിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിനൊന്നും വലിയ അതിൻ്റെ തർക്കങ്ങളിൽ വലിയ കഴമ്പില്ല. ഏത് രീതിയിൽ വേണോ ഇതൊക്കെ വ്യാഖ്യാനിക്കും. ഇപ്പോൾ ഗീത എടുത്തു വെച്ചിട്ട് ബ്രഹ്മസൂത്രം എന്ന് പറഞ്ഞാൽ ആ സൂത്രമാണോ ഈ സൂത്രമാണോ എന്ന് പറഞ്ഞിട്ടൊന്നും തർക്കിക്കുന്നതിനൊന്നും വലിയ സാമർഥ്യമൊന്നുമില്ല. ഏതരത്തിൽ വേണോ ഇതൊക്കെ വ്യാഖ്യാനിക്കാം, അതിൻ്റെ താല്പര്യത്തെ നമ്മൾ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇഷിർബഹുധാ ഗീതം ഛന്ദോർവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഹി. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.